ശ്രീമുഖീസാവർഷിണീ സുമധുരം സങ്കീർത്തനമന്ദീശ്വരീ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാ ശങ്കരാചാര്യേ ഇവിടെ രണ്ടാന്യകത്തിന്റെ മന്ത്രം മുതൽ പറയുന്നത് പ്രാണന്റെ ശ്രേഷ്ഠതയാണ്. മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് പ്രാണൻ ശ്രേഷ്ഠമാണ്. കാരണം എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണനെ ആശ്രയിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് പ്രാണൻ ശ്രേഷ്ഠമാണ് എന്ന് പ്രാണനെ ഉപാസിക്കുന്നു. ഇത് ഉപാസന പ്രകരണമാണ്. അപ്പോൾ പ്രാണൻ ഉപാസിക്കുന്നതിന് വേണ്ടി പ്രാണന്റെ മഹത്വത്തെ ഉപാസിക്കുന്നു, പ്രാണന്റെ മഹത്വത്തെ ധ്യാനിക്കുന്നു. പ്രാണന്റെ മഹത്വത്തെ ധ്യാനിക്കുമ്പോൾ മറ്റുള്ള ഇന്ദ്രിയങ്ങളുമായി താരതമ്യപ്പെടുത്തി അതെല്ലാം പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നു. സയഥ അസ്മാനം ഋത്വാ ലോഷ്ഠ വിധ്വംസിതേവം ഹേവ വിധ്വംസമാന വിശ്വഞ്ചു വിനേശു. ദേവന്മാര് അസുരന്മാരും തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടായിരുന്നു. അതിൽ ദേവന്മാർക്ക് അങ്ങനെ വിജയമുണ്ടായി ഒരു പ്രാണന ഉപാസിച്ചുകൊണ്ട്. അപ്പോൾ പ്രാണനെ പാപമുള്ളതാക്കാൻ ദേവന്മാർ ശ്രമിച്ചു, പക്ഷേ ദേവന്മാർ പരാജയപ്പെട്ടതേ ഉള്ളൂ. കാരണം പ്രാണൻ ശ്രേഷ്ഠമാണ്, അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് ആ പ്രാണന്റെ ഓരോ മഹത്വത്തെക്കുറിച്ച് പറയുന്നു, ഓരോ വിശേഷതയെക്കുറിച്ച് പറയുന്നു. അടുത്ത് എട്ടാമത്തെ മന്ത്രം ദേഹ ഊച്ചുഹു കൊനുസു അഭൂ യോന ഇത്ഥം അസക്തേതി യം ആസ്യേ അന്തരിതി സു ആയാസ്യ അങ്കിരസു അങ്കാനാം ഹിരസഹ. ആയാസ്യം പറയുന്നു, അങ്കിരസം എന്നതിനെ പറയുന്നു. പ്രാണൻ എന്തുകൊണ്ട്? ഇത് അംഗങ്ങളുടെ എല്ലാം രസമാണ്, സർവഭൂതങ്ങളുടെ രസമാണ്, സർവ ഇന്ദ്രിയങ്ങളുടെ സാരമാണ്, അതിലെല്ലാം ശ്രേഷ്ഠമാണ്. അങ്ങനെ ഓരോ മന്ത്രങ്ങളിലൂടെയും പ്രാണന്റെ മഹത്വത്തെ ധ്യാനിക്കുകയാണ്. സവ യശ ദേവത ദൂർ നാമ ദൂരം ഹ്യസ്യാ മൃത്യുഹു ദൂരം ഹവ അസ്മാൻ മൃത്യുർഭവതി ഏവം വേദ. ഈ പ്രാണൻ മറ്റൊരു പേരാണ് ദൂർ. എന്തുകൊണ്ട്? മൃത്യു പ്രാണനിൽ നിന്നും ദൂരെയാണ്. പ്രാണൻ മൃത്യു സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആരാണോ പ്രാണന ഉപാസിക്കുന്നവൻ നിന്നും മൃത്യു അകലെയാണ്. കാരണം അവന് പ്രജാപതിത്വ പ്രാപ്തിയാണ്. മുമ്പ് പറഞ്ഞു അവന് മൃത്യുവില്ല. സവാ യേഷ ദേവത ഏതാസാം ദേവതാനാം പാത്മാനം മൃത്യും അപഹത്യ എത്ര ആസാം ദിശാം അന്ധ തദ്ഗമയാഞ്ചകാര യഥാസാം പാത്മനോ തസ്മാം ജനമിയാദ് നാന്തമിയാ നേത്പാത്മാനം മൃത്യു അന്നോവായാനീതി പറയുന്നു. ഈ ഇന്ദ്രിയങ്ങൾ ഈ പ്രാണനെ ആശ്രയിച്ചതുകൊണ്ട് മൃത്യുവിന് അപ്പുറം എത്തിച്ചേർന്നു. ഇതിന് വിരുദ്ധമായി ആചരിക്കുന്നവൻ അവൻ മൃത്യുവിനെ പ്രാപിക്കുന്നു. പ്രാണനെ ആശ്രയിക്കുന്നവൻ മൃത്യുവിന് ഉപരിയാകുന്നു. സവാ യേഷ ദേവത ഏതാസാം ദേവതാനാം പാത്മാനം മൃത്യും അപഹത്യ അധേന മൃത്യും അത്യവഹത്. ഈ പ്രാണൻ എന്ത് ചെയ്തു? വാഗാദി ദേവതകളുടെ പാപമാകുന്ന മൃത്യുവിനെ ഇല്ലാതാക്കി. നമ്മളിവിടെ പറയുന്നു അങ്ങനെ അവരെല്ലാം അതാത് ദേവതകൾ അതാത് ഇന്ദ്രിയങ്ങൾ അതാത് ദേവതാഭാവത്തെ പ്രാപിച്ചു. പ്രാണോപാസന ഉണ്ട്. സവൈ വാചം ഏവ പ്രഥമം ആമത്യവഹത് സ യഥാ മൃത്യുമത്യമുച്യത സോ അഗ്നിരഭവ സ്വയം അഗ്നി പരേണ മൃത്യു അതിക്രാന്തോ ദീപ്യതേ. അതുപോലെ വാഗേന്ദ്രി ഈ പ്രാണൻ എന്ത് ചെയ്തു? ആ വാഗ് ഇന്ദ്രിയത്തെയും അതിൻ്റെ ദേവതാരൂപത്തിലെത്തിച്ചു. അതിൻ്റെ യഥാർത്ഥ രൂപം വാഗിൻ്റെ യഥാർത്ഥ രൂപമായ അഗ്നി ദേവതാഭാവത്തെ പ്രാപിച്ചു. അത പ്രാണം അത്യഭാവം സയതാ മൃത്യും അത്യമുച്യത സ വായുരഭവൻ സ്വയം വായുപരേണ മൃത്യും അതിക്രാന്തപ്പവതേ. അതുപോലെ തന്നെ പ്രാണന ഘ്രാണേന്ദ്രിയത്തെയും അതിൻ്റെ ദേവതാരൂപത്തിലാക്കി അതിനെ ഉപാസിച്ചവരെ. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും പറയുന്നു. അതതിൻ്റെ ദേവതാഭാവത്തെ പ്രാപിപ്പിച്ചു എന്നാണ്. അതാ ചക്ഷുരത്യവഹത് തദ്യതാ മൃത്യും അത്യമുച്യത സ ആദിത്യോ ഭവൻ സോ അസോ ആദിത്യ പരേണ മൃത്യും അതിക്രാന്തസ്തപതി. അതുപോലെ തന്നെ ചക്ഷുരേന്ദ്രിയത്തെ അതിൻ്റെ അധ്യാത്മഭാവത്തിൽ അതായത് ദേവതാഭാവത്തിലെത്തിച്ചു. ആദിദേവിക ഭാവത്തിലെത്തിച്ചു. അതാണ് ആദിത്യ ദേവതാഭാവത്തിലെത്തിച്ചു. അധ ശ്രോത്രം അത്യവഹൻ തദ്യതാ മൃത്യും അത്യമുച്യത സ ദിശോ അഭവൻ തായിമാ ദിശ പരേണ മൃത്യും അതിക്രാന്ത. ശ്രോത്രത്തിൻ്റെ പരിച്ഛിന്ന ഭാവത്തെ വിട്ടിട്ട് ആ ശ്രോത്രേന്ദ്രിയം അതിൻ്റെ അതിദൈവ ഭാവത്തെ പ്രാപിച്ചു. ദിഗ്രൂപത്തെ ദിഗ്ദേവതാരൂപത്തെ പ്രാപിച്ചു. അധ മനോ അത്യഭവൻ തദ്യതാ മൃത്യും അത്യമുച്യത സ ചന്ദ്രമാഭവൻ സോസോ ചന്ദ്ര പരേണ മൃത്യും അതിക്രാന്തോ ഭാത്തി ഏവം ഹവാനമേഷാ ദേവത മൃത്യും അതിവഹതി ഏനം വേദ. അപ്പോ പ്രാണനെ ഉപാസിച്ച ഇന്ദ്രിയങ്ങൾ എല്ലാം അവരവരുടെ ആധ്യാത്മികമായ പരിച്ഛിന്ന ഭാവത്തെ വിട്ടിട്ട് അതായത് അതിദേവത ഭാവത്തെ പ്രാപിച്ചു. അതുപോലെ മൃത്യുവിനെ ഉപാസിക്കുന്നവൻ പ്രജാപതിത്വ ഭാവത്തെ പ്രാപിക്കുന്നു എന്നാണ്. അധാത്മനെ അന്നാദ്യം ആഗായത് യദ്ധി കിഞ്ച അന്നമദ്യതേ അനേനൈവ അദ്യതേ ഇഹ പ്രതിഷ്ഠതി തേ ദേവ അബ്രുവൻ ഏതാവദ്വാ ഇദം സർവം യദന്നം തദ് ആത്മനെ ആഗാസീഹി അനുനു അസ്മിൻ അന്ന ആഭജസ്വേതി ദേവൈമാ അഭിസംവിശതേതി തഥേതി തം സമന്ദം പരിണ പരി പരിണ്യവിശന്ത തസ്മാദനേന അന്നമത്തി തേനേതൃപ്യന്തി ഏമുഹവ ഏനം സ്വ അഭിസംവിശന്തി ഭർത്ത സ്വാനം ശ്രേഷ്ഠ പുര ഏതാ ഭവതി അന്നാദോ അധിപതിർയേവം വേദ യൗഹേവം വിധം സേഷു പ്രതി പ്രതിബുഭൂഷതി സഹേവാനം ഭാര്യേഭ്യോ ഭവതി അഥയ ഏവ ഏതമനുഭവതി യോ വേദം മനു ഭാര്യാൻ ബുഭൂർഷതി സഹൈവാനം ഭാര്യേഭ്യോ ഭവതി സോ ആയാസി അംഗിരസോ അംഗാനാംഭിരസ പ്രാണോ വാ അംഗാനാൻ രസ പ്രാണോ ഹി വാ അംഗാനൻ രസ തസ്മാത് യസ്മാത് കസ്മാശ്ച അംഗാൻ പ്രാണ ഉത്ക്രാമതി തദേവ തശുഷ്യതി ഏഷ ഇവ അംഗാനാം രസ ഏഷ ഏവ ബൃഹസ്പതി വാഗ്വൈ ബൃഹതി തസ്യ ഏഷ പതി തസ്മാത് ബൃഹസ്പതി. ഓരോ സ്ഥലത്തും പ്രാണന്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. പ്രാണൻ ശരീരത്തിൽ ജീവനം നിലനിർത്തുന്നതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന്, ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ടാൽ അവിടെ അത് ശുഷ്കിച്ചു പോകുന്നു. ഇങ്ങനെ പ്രാണന്റെ മഹത്വത്തെ പറയുന്നു. അത് ബൃഹസ്പതിയാണ്, വാക്പതിയാണ്. ഇങ്ങനെ അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം. ഏഷവു ഏവ ബ്രഹ്മണസ്പതി വാഗ്വേ ബ്രഹ്മ തസ്യ ഏഷപ്പതി തസ്മാത് ബ്രഹ്മണസ്പതി. പ്രാണനെ മറ്റൊരു തരത്തിൽ സ്ഥിതിയാണ്. അത് ബ്രഹ്മണസ്പതിയാണ്. ബ്രഹ്മ എന്ന് പറഞ്ഞ വാക്ക് അതിൻ്റെ പതി ബ്രഹ്മണസ്പതി. ഏഷവു ഏവ സാമ വാഗ്വേ സാമ ഏഷസ ച അമശ്ചേതി തസ്സാമ സാമത് സാമ്നഃ സാമത്വം യദ്ദേവ സമഃ പ്ലിഷിണാ സമോ മശകേന സമോ നാഗേന സമാ ഏവിസ്ത്രിപരലോകൈഹി സമോ അനേന സർവേണ തസ്മാദ്മേവ സമാശ്നുതേ സാമ്നഃ സായുജ്യം സലോകതാം യ ഏവം ഏതസ് സാമവേദ. പ്രാണന് മറ്റൊരു പേര് പറയുന്നത് സാമ. എന്തുകൊണ്ട്? വാക്ക് സ പ്രാണൻ അമ, അങ്ങനെ അതിന് സാമ എന്നൊരു പേര് കിട്ടി. അപ്പോൾ സാമത്തെ അങ്ങനെ ഉപാസിക്കുന്നവൻ സാവിധ്യം സാലോക്യം തുടങ്ങിയവെല്ലാം പ്രാപിക്കുന്നു. ഏഷവ ഉദ്ഗീത പ്രാണോ വ ഉത്ത് പ്രാണേന ഹീതം സർവം ഉത്തബ്ദം വാഗേവ ഗീഹി ഗീധ ഉച്ച ഗീത ചേതി സ ഉദ്ഗീത പറയുന്നു. അതിൽ പ്രാണൻ ഉത്താണ്, വാക്ക് ഗീതയാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ ഉദ്ഗീതം. ഉദ്ഗീത മന്ത്രങ്ങളെ കുറിച്ച് പറയും. അതുകൊണ്ട് പ്രാണൻ ഉദ്ഗീതമാണ്. പ്രാണനെ സർവാത്മകമായി ചിത്രീകരിക്കുകയാണ്. തദ്ധാവേ ബ്രഹ്മദത്തശ്ചൈകിതാനേയോ രാജാനം ഭക്ഷയന്നുവാച അയന്ത്യസ്യ രാജാ മൂർധാനം വിപാതയതാ യദിദോ ആയാസി അങ്കിരസോ അനേന ഉദഗായതിതി വാചാച്ച കേവസ പ്രാണേന ച ഉദ്ഗായതിതി. ചികിത്താൻ എന്ന് പറയുന്ന ഋഷിയുടെ മകനായ ബ്രഹ്മദത്തൻ യജ്ഞത്തിൽ സോമത്തെ ഭക്ഷിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. ഈ പ്രാണനെ ശരിക്ക് ഗ്രഹിക്കാതെ, വാക് സംയുക്തമായ പ്രാണനായി ഗ്രഹിക്കാതെ പ്രാണനെ ഉദ്ഗാനം ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ വിപരീത ജ്ഞാനമുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ഗാനം ചെയ്യുന്നവൻ്റെ ശിരസ് പതിച്ചു പോകും. നമുക്ക് പ്രാണനെ പൂർണ്ണ രൂപത്തിൽ അറിഞ്ഞ് ഉദ്ഗാനം ചെയ്യണം, സ്തുതിക്കണം, ഉപാസിക്കണം, അല്ലെങ്കിൽ ദോഷമാണ് എന്ന് പറഞ്ഞു എന്നൊരു ചെറിയ കഥയെ അവിടെ സൂചിപ്പിക്കുകയാണ്. തസ്സിഹി ഏതസ്യൻ നാമ്നോ യസ്വം വേദഭവതി ഹാസ്യസ്വം തസ്വൈശ്വര ഏവസ്വം തസ്മാത് ആർത്തിജ്യം കരിഷ്യൻ വാജിസ്വരമിച്ഛേ തയാ വാചാസുരസമ്പന്നയ ആർത്തിജ്യം കുര്യാത് തസ്മാത് യജ്ഞേ സ്വരബന്ധം ദദൃക്ഷന്തേവ അധോ യസ്യ സ്വം ഭവതി ഭവതി ഹാസ്യസ്വം യേമേത സാമ്നഃ സ്വം വേദ തസ്യ ഹേദസ്യ സാമ്നോ യേ സുവർണം വേദ ഭവതി ഹാസ്യ സുവർണം തസ്മീശ്വര ഏവ സുവർണം ഭവതി ഹാസ്യ സുവർണം ഏവമേത സാമ്ന സുവർണം വേദ തസ്യ സാമ്നോയ പ്രതിഷ്ഠ മേദ പ്രതിഹതിഷ്ഠതി തസ്മീ വാഗേവ പ്രതിഷ്ഠ വാജി ഖല്വേഷ ഏതത് പ്രാണ പ്രതിഷ്ഠിതോ ഗീയത്തെ അന്ന ഇത്യൂഹൈക ആഹു അഥാദ പവമാനം ഏവ അഭ്യാരോഹ സവൈ ഖലു പ്രസ്തോദ സാമ പ്രസ്തോതി സയത്ര പ്രസ്തുയാ തദേദാനി ജപേത് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയേതി സ ഏദാഹ അസതോമ സദ്ഗമയേതി മൃത്യുർവാ അസദ് സദ് അമൃതം മൃത്യോർമ അമൃതംഗമയ അമൃതം മാ കുർവീത കുർവീത്യേവ ഏദദാഹ തമസോ മാ ജ്യോതിർഗമയേതി മൃത്യുർവൈ തമോ ജ്യോതിരമൃതം മൃത്യോർമ അമൃതംഗമയ അമൃതം മാ കുർവീത്യേവ ഏദദാഹ മൃത്യുർമ അമൃതംഗമയേതി നാത്ര തിരോഹിതമിവ അസ്തി അധയാനീതരാണി സ്തോത്രാണി തേഷു ആത്മനെ അന്നാദ്യം ആഗായേ തസ്മാത് ഊ തേഷു പരം പ്രണീത യം കാമം കാമയേത തം സ ഏഷ ഏവം വിദുദ്ഗാത ആത്മനേവ യജമാനായ വാ യം കാമം കാമയതേ തം ആഗായതി തദ്ദേതം ലോകജിതേവ നഹ്യേവ ആലോക്യതായ ആശ അസ്തി യ ഏവം ഏത സാമവേദ ഇതുവരെ പറഞ്ഞത് പ്രാണോപാസകനെ കുറിച്ചാണ്. അതെങ്ങനെ ഉപാസിക്കണം എന്നുള്ളതാണ് ഇത് ഈ പറയുന്ന മന്ത്രങ്ങളിലെല്ലാം പറയുന്നത്. എന്ന് വെച്ചാൽ പ്രാണന്റെ ഓരോ മഹത്വത്തെ ധ്യാനിക്കുക. അത് പ്രാണോപാസനയ്ക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. പ്രാണോപാസകരല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഉപാസനയ്ക്ക് വേണ്ടിയുള്ള ധ്യാനം എന്നുള്ള നിലയ്ക്കാണ് ഭാഷ്യകാരൻ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിന് മറ്റെന്തെങ്കിലും വിശേഷമായ അർത്ഥങ്ങളുണ്ടെന്നോ ഒന്നും പറയുന്നില്ല. അവിടെ ആ പ്രാണോപാസകനുള്ള ജപകർമ്മം, അതാണ് അടുത്ത് വിധിക്കുന്നത്. ഇതിലാണ് പ്രസിദ്ധമായ അസതോമ സദ്ഗമയ എന്ന് പറയുന്ന മന്ത്രം വരുന്നത്. ഇത് ഉപാസകന് ജപിക്കുന്നതിന് വേണ്ടി, അതും ഇവിടെ ഉപാസകനെന്ന് പറയുന്നത് ഇത് കർമ്മവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. ഇവിടെ ഉപാസകനായിരിക്കുന്നത് കർമ്മത്തിൻ്റെ യജമാനാണ്. ഒരു കർമ്മത്തിലെ യജമാന ഋത്വികളുമുണ്ട്. കർമ്മത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഋത്വികൾക്ക് വ്യത്യാസം വരും. ബ്രഹ്മ പ്രസ്തോത ഉദ്ഗാത എന്നെല്ലാം ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടവരാണ് ഋത്വികൾ. അതിൽ സംസ്ഥ ചില മന്ത്രങ്ങൾ അർത്ഥിക്കാണ് ചൊല്ലേണ്ടത്. ഉദ്ഗാത അത് ആ ഉദ്ഗാതാവ് ചൊല്ലണം. ചില മന്ത്രങ്ങൾ യജമാനും ചൊല്ലണം. ആ യജമാനും ചൊല്ലേണ്ട മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത്. ജപകർമ്മ വിധിശ്യത എന്ന് പറയുന്നു. ഈ മന്ത്രങ്ങൾ ആ കർമ്മത്തിൻ്റെ ഭാഗമായി ഈ പ്രാണോപാസന വരുമ്പോൾ അവിടെ യജമാനൻ ഇത് ചൊല്ലണം. അത് ഇവിടെ പറയും വ്യാഖ്യാനത്തിൽ ഇത് ഉപാംശമായിട്ടുണ്ട്, ഉച്ചത്തിൽ ചൊല്ലാനുള്ളതല്ല. യദ്വിജ്ഞാനവതോ ജപകർമ്മണ്യധികാര തദ്വിജ്ഞാനം ഉത്തം. ഇവിടെ വിജ്ഞാനം എന്നെല്ലാം പറയുന്നത് ജ്ഞാനം വിജ്ഞാനം ഏത എല്ലാം ഉപാസന എന്നുള്ള അർത്ഥത്തിലാണ്. ഏതൊരു ഉപാസകനാണോ ജപകർമ്മത്തിൽ അധികാരമുള്ളത് എന്ന് പറഞ്ഞാൽ യജമാനെന്നർത്ഥം. എല്ലാവർക്കും എല്ലാത്തിനും അധികാരമില്ല. ഋത്വികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഋത്വികൾ ചെയ്യണം, യജമാനം ചെയ്യേണ്ട കാര്യം യജമാനൻ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ അധികാരത്തെ എടുത്തു പറയുന്നത്. അങ്ങനെയുള്ള യജമാനന്റെ വിജ്ഞാന ഉപാസനയെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഈ മന്ത്രത്തിലൂടെ ഈ ഇതുവരെ ഒന്നും ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ചൊല്ലിയാൽ മതി. അങ്ങനെ ഇവിടെ ജപകർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ഉപാംശം എന്ന് പറയുന്നു, പുറത്ത് കേൾക്കണമെന്നില്ല, താൻ കേട്ടാൽ മതി. അങ്ങനെ ആ മന്ത്രം അർത്ഥജ്ഞാനത്തോടുകൂടി ചൊല്ലുമ്പോൾ അത് ഉപാസനയായി. മന്ത്രം ചൊല്ലുന്ന സമയത്ത് തന്നെ ചൊല്ലുന്നവൻ്റെ ഉള്ളിൽ അർത്ഥബോധം ഉണ്ടായിരിക്കും, എന്നാലേ അത് ഉപാസന ആകത്തുള്ളൂ. കാരണം ശബ്ദത്തിനനുസരിച്ച് ആന്തരികമായ ഭാവന കൂടി വരണം. അപ്പം ഇവിടെ ഇതിൻ്റെ അർത്ഥജ്ഞാനം തന്നെയാണ് ഭാവന. പ്രാണൻ വാഗീന്ദ്രിയത്തെ അതിൻ്റെ ആദിദൈവിക ഭാവത്തിലെത്തിച്ചു എന്നുള്ള അർത്ഥം വരുന്ന മന്ത്രം ചൊല്ലുമ്പോൾ അർത്ഥജ്ഞാനം അതുള്ളിൽ വേണം. അപ്പോൾ അത് ഭാവനയായി ഉപാസനയും. അപ്പോൾ ഉപാസന രണ്ടുമുണ്ട്, ശബ്ദമുണ്ട് അർത്ഥജ്ഞാനമുണ്ട്. അതിന് ആരധികാരിയായിരിക്കുന്നു, അവർ ചൊല്ലുന്നു. അപ്പോൾ ഇവിടെ യജമാനാണ്. അതാനന്തരം അഥാതഹ യസ്മാ സേവം വിദുഷ പ്രയുജ്യമാന ദേവഭാവ അഭ്യാരോഹ ഫലം ജപകർമ്മ. എന്താണ് ഈ ജപകർമ്മത്തിൻ്റെ പ്രയോജനം? ദേവഭാവത്തെ പ്രാപിക്കുക. ഏവം വിദുഷ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഉപാസകൻ, പ്രാണോപാസകൻ. പ്രാണോപാസകൻ പ്രാപിക്കുന്ന എന്താ? ഹിരണ്യകർ പ്രജാപതിത്വം, പ്രജാപതിയെ പ്രാപിക്കുകയാണ്, പ്രജാപതിത്വ പ്രാപ്തിയാണ്. അതാണ് ദേവഭാവം എന്ന് പറയുന്ന ആ പ്രജാപതിത്വ പ്രാപ്തി. അഭ്യാരോഹം അവിടെ എത്തിച്ചേരു. അതുകൊണ്ട് ഇതിന് അഭ്യാരോഹ ജപമെന്നും പറയുന്നുണ്ട്. മുമ്പും ഇത് പരാമർശിച്ചു. ഇത് ദേവഭാവത്തെ പ്രാപിപ്പിക്കുന്നതുണ്ട്, അഭ്യാഹാരം എന്ന് വെച്ചാൽ എത്തിച്ചേരും. അതുകൊണ്ട് ഈ ജപകർമ്മത്തിന് അഭ്യാരോഹ എന്ന് പേരുണ്ട്. അതഹ തസ്മാൻ തദ്വിധീയതേ ഇഹ. ഈ അസദോമ സദ്ഗമയ എന്ന് പറയുന്ന ഈ മന്ത്രമാണ് അഭ്യാരോഹ മന്ത്രമെന്ന് പറയുന്നത് ഇവിടെ. അതുകൊണ്ട് അതിവിടെ വിധിക്കുകയാണ്. തസ്യ ഉദ്ഗീത സംബന്ധ സർവത്ര പ്രാപ്തവും പവമാനാമിതി വചന പവമാനിഷു തൃശു വികർത്തവ്യതായം പ്രാപ്തായ പുനഃകാലസങ്കോചോ കരോതി. അത് എവിടെയാണ്? ഇത് കർമ്മം വളരെ നീണ്ട കർമ്മമാണ്. അതിലെവിടെ കർമ്മവുമായി ബന്ധപ്പെടുത്തി ഈ അഭ്യാരോഹ ജപം എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ പറയുകയാണ്. അതാണ് തസ്യ ഉദ്ഗീത സംബന്ധ. അതായത് നമ്മൾ ഉദ്ഗീത മന്ത്രങ്ങളാണ് പറഞ്ഞത്, അതിനോട് ബന്ധമുള്ളതാണിത്. അതുകൊണ്ട് സർവത്ര പ്രാപ്തവും. ഇത് സർവത്ര ചൊല്ലേണ്ടതാണോ? അല്ല. പവമാനാനാം ഏവ അഭ്യാരോഹ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് പവമാനം എന്ന് പറയുന്ന സ്തോത്രം, ആ സ്തോത്രം ചൊല്ലുന്ന സമയത്ത് അപ്പോൾ അഭ്യാരോഹം എന്ന് പേരുള്ള ഈ ജപത്തെ വിധിച്ചിരിക്കുകയാണ്. സർവത്ര അല്ല എന്നർത്ഥം. ഇത് പറഞ്ഞാൽ പവമാനേഷു തൃശ്രുഭി കർത്തവ്യതായം പ്രാപ്തായം പുനഃ കാലസങ്കോചം കുരോതി സമയ ഖലു പ്രസ്തുത സാമപ്രസ്തുതി. അവിടെയും തന്നെ പവമാനത്തിൽ തന്നെ മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. അതിൽ തന്നെ എവിടെയാണോ പ്രസ്തോത എന്ന് പറയുന്നത് ഒരിടത്തേക്കാണ് സാമമന്ത്രങ്ങളെ ചൊല്ലുന്നത്. സാമമന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്തുതിക്കുന്നത് ഇതെല്ലാം കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ സയത്ര പ്രസ്തുയാ തദ്ദേതാനി ജപേത്, അവിടെ ഈ മൂന്ന് മന്ത്രങ്ങളും ജപിക്കണം. അത് കൃത്യമായി നിർദ്ദേശിക്കണം. ആര്? യജമാനൻ. ഏതൊക്കെയാണ്? അസദോമ സദ്ഗമയ ഒന്ന്, തമസോമ ജ്യോതിർഗമയ രണ്ട്, മൃത്യോർമ അമൃതംഗമയ മൂന്ന്. ഈ അഭ്യാരോഹ ജപം എന്ന് വൈദികന്മാർ പറയുന്ന, ഇവിടെ പറയുന്ന ഈ മൂന്ന് മന്ത്രങ്ങളെയും പ്രസ്തോതാവെന്ന് പറയുന്ന അതിർത്തിക്ക് സാമഗാനങ്ങളിലൂടെ സ്തുതിക്കുന്ന സമയത്ത് യജമാനൻ ഈ മൂന്ന് മന്ത്രങ്ങളും ചൊല്ലണം എന്ന് അവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സപ്രസ്തോത എത്ര യസ്മിൻ കാലേ സാമപ്രസ്തുയാ പ്രാരഭേ തസ്മിൻ കാലേ ഏതാന് ജപേ. എപ്പോഴാണോ ആ പ്രസ്തോത എന്ന് പറയുന്ന അകത്തേക്ക് സാമമന്ത്രങ്ങൾ ചൊല്ലാൻ ആരംഭിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മന്ത്രങ്ങളെയും ജപിക്കണം. അസ്യച്ച ജപകർമ്മണ ആഖ്യാഭ്യാരോഹ. ഈ ജപകർമ്മത്തിന്റെ പേരാണ് അഭ്യാരോഹം എന്ന് പറയും. ഈ ജപത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് അഭ്യാരോഹം. അതുകൊണ്ട് ഈ മന്ത്രത്തിനും അഭ്യാരോഹം എന്ന് പറയുന്നു. അഭിമുഖ്യേന ആരോഹത്യനേന ജർമ്മ ജപകർമ്മണ എവം ദേവഭാവം ആത്മാനം ഇത്യഭ്യാരോഹം. എന്തുകൊണ്ടാണ് ഇതിന് അഭ്യാരോഹം എന്ന് പറഞ്ഞത്? ആഭിമുഖ്യേന ആരോഹതി. ഈ ജപം കൊണ്ട് യജമാനൻ നേരിട്ട് തന്നെ ജപകർമ്മണ അനേന, ഈ ജപകർമ്മം കൊണ്ട് യജമാനൻ നേരിട്ട് തന്നെ ഏവം വിത്ത് ഇങ്ങനെയുള്ള ഉപാസകനായ പ്രാണോപാസകനായ യജമാനൻ ദേവഭാവം ആത്മാനം നിത്യാഭ്യാരോഹ ദേവഭാവത്തെ പ്രാപിക്കുന്നു. താൻ സ്വയം ആ ദേവഭാവത്തെ പ്രാപിക്കുന്നു. പ്രജാപതി എന്ന് പറയുന്ന ഭാവത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇതിന് അഭ്യാരോഹം അങ്ങനെ പ്രാപിപ്പിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ ഏതാനീതി ബഹുജന ത്രീണി യജോം ഷീ ഇവിടെ പറയുന്നു. ഏതാനി ജപേ എന്ന് പറഞ്ഞു ബഹുജനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇവയെ ജപിക്കണം. അപ്പം മൂന്നെണ്ണം ഉണ്ട്, മൂന്ന് യജുർമന്ത്രങ്ങളാണ്. ആ നിയത പാദാക്ഷര പാദങ്ങൾക്കും അക്ഷരങ്ങൾക്കും നിയത സ്വഭാവമില്ലാത്തതിനാണ് യജുർമന്ത്രങ്ങളെന്ന് പറയുന്നത്. പൊതുവെ യജുർമന്ത്രത്തിൻ്റെ ലക്ഷണം അതാണ്. ഇത് യജസ്സിൽ പെടുന്നതാണ്. ഇത് അസദോ മാസദ്ഗമയെന്ന് പറയുന്നു. ദ്വിതീയാ നിർദ്ദേശ ബ്രഹ്മണോത്പന്നത്വാച്ച യഥാ പടിതയവസര പ്രയുക്തവ്യൂ എന്ന മാന്ത്ര യാജമാനം ജപകർമ്മ പറയുന്നു. ഇത് ഏതാനി എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ശതപഥ ബ്രാഹ്മണത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണോത്പന്നത്വ ശതപഥ ബ്രാഹ്മണ ഭാഗത്തിലുള്ളതാണ്. അതുകൊണ്ട് അവിടെ പഠിച്ചിരിക്കുന്ന അവിടെ ഏത് തരത്തിലാണോ ആ സ്വരങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് ആ സ്വരത്തിൽ ഇവിടെ പ്രയോഗിക്കുന്നു. ഇവിടെ സ്വരമെന്ന് പറയുന്നുണ്ട് ഉച്ചൈ ഈർച്ഛാക്രിയതെ ഉച്ചഹി സാമന ഉപാംശു യജുഷ. സ്വരമെന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ ഉദാത്തം അനുദാത്തം സ്വരിതം എന്നൊക്കെ പറയുന്നതും സ്വരം അതിനൊക്കെ പിൻകാലത്ത് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നെങ്കിലും അതിൻ്റെ അടിസ്ഥാനമായ സ്വഭാവം ഉച്ചയിരുദാത്ത. അതിന് ശാസ്ത്രീയമായൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും സാമാന്യ സ്വഭാവം എന്ന് പറയുമ്പോൾ ഉച്ചത്തിൽ ചൊല്ലുന്നത് തന്നെയാണ് ഉദാത്തം. നീചേര് അനുദാത്ത സ്വരം താഴ്ത്തി ചൊല്ലുന്നത് അനുദാത്തം. സമാഹാരസ്വരിത മധ്യഭാഗത്ത് സമാഹാരം അതാണ്. പക്ഷെ അതിന് ഒരുപാട് നിയമങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ താലുവാദി സ്ഥാനങ്ങളുടെ ഊർദ്ധഭാഗമാണ് അധോ ഭാഗമാണ് മധ്യഭാഗമാണ് അവിടെ നിന്ന് ശബ്ദം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ പൊതുവായ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഉച്ചൈഹി ഋച്ചകൾ ഉച്ചത്തി ചൊല്ലുക. സാമ ഉച്ചൈഹി സാമു അതുപോലെ തന്നെ ഉച്ചത്തിൽ ഉപാംശു യജുഷ യജുർ മന്ത്രങ്ങൾ ഉപാംശുവായി എന്ന് വെച്ചാൽ വളരെ സ്വരം താഴ്ത്തി. അതുകൊണ്ട് ഇവിടെയും അങ്ങനെയാണ് ഈ പറയുന്ന കർമ്മത്തിൽ ചൊല്ലുന്ന സമയത്താണ്. കാരണം ഒരു ഭാഗത്ത് പ്രസ്തോതാവ് സാമമന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലുന്നുണ്ട്. അപ്പോൾ യജമാനം ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉപാംശമായിട്ട് പതുക്കെ ആയിരിക്കണം ചൊല്ലേണ്ടത്. അതാണ് വെച്ചാൽ യഥാപടിദേവസ്വര പ്രയുക്തവ്യ എന്ന മന്ത്ര. സ്വരത്തിന് പ്രത്യേക ഇവിടെ പറയുന്നു വൈഭാഷിക ഗ്രന്ഥം മറ്റും പറയുന്ന സ്വര നിയമങ്ങൾ ഇവിടെ പാലിക്കേണ്ട കാര്യമില്ല. ഇവിടെ ബ്രാഹ്മണ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന യജുർ മന്ത്രത്തിൻ്റെ എന്താണ് ഉപാംശ രൂപത്തിൽ ശബ്ദം പുറത്തു വരാതെ താൻ മാത്രം കേൾക്കത്തക്ക രീതിയിൽ അങ്ങനെ ചെന്നാൽ മതി. നമ്മൾ മനസ്സുകൊണ്ട് ജപിക്കുക എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് ജപിക്കുക എന്ന് പറയും. യഥാപടി ദൈവസ്വര പ്രവൃത്തി എന്ന മന്ത്ര യാജമാനൻ ജപകർമ്മ. ഇവിടുത്തെ ഈ ജപകർമ്മ യജമാനൻ ചെയ്യേണ്ടതാണ് എന്ന് പറയും. ഏതാനി തനി യജും ഏതൊക്കെയാണ് യജസ്സുകൾ? അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമേതി. മന്ത്രാണാം അർത്ഥ തിരോഹിതോ ഭവതീതി സ്വയമേവ വേജഷ്ടേ ബ്രാഹ്മണം മന്ത്രാർത്ഥം ഇത് ബ്രാഹ്മണ ഭാഗത്തിൽ അങ്ങനെയുണ്ട്. മന്ത്രങ്ങൾ ചിലപ്പം ബ്രാഹ്മണൻ തന്നെ വ്യാഖ്യാനിക്കും. പൊതുവെ മന്ത്രങ്ങളുടെ അർത്ഥം തിരോഹിതമായിരിക്കും. അതുകൊണ്ട് ഇത് ബ്രാഹ്മണ ഭാഗത്തെ ബ്രാഹ്മണ വ്യാഖ്യാനം എന്ന് പറയും. എന്നുവെച്ചാൽ വേദത്തിലെ ഈ ബ്രാഹ്മണ ഭാഗത്ത് വരുന്ന വ്യാഖ്യാനം. അത് വീണ്ടും വ്യാഖ്യാനിക്കേണ്ടി വരും. മന്ത്രങ്ങൾ മന്ത്രവ്യാഖ്യാന രൂപമാണ് ബ്രാഹ്മണമെന്ന് പൊതുവെ പറയും. പക്ഷേ കൂടുതൽ വിശദീകരണത്തിന് വേണ്ടി ആ ബ്രാഹ്മണത്തെയും വ്യാഖ്യാനിക്കേണ്ടി വരും. അതുകൊണ്ട് ബ്രാഹ്മണ വ്യാഖ്യാനം എന്ന് പറയുന്ന അവസാന വ്യാഖ്യാനമാണ്. മന്ത്രത്തെ ഒന്നുകൂടി അത് വിശദമാക്കുന്നു. ഭാഷയും മറ്റും മന്ത്രവ്യാഖ്യാനവും ബ്രാഹ്മണ വ്യാഖ്യാനവും എല്ലാം ചേർന്നതാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ ആ മന്ത്രവ്യാഖ്യാനം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ എന്ന് പറയുന്ന ഈ മൂന്ന് മന്ത്രങ്ങൾ യജുർമന്ത്രം ഇതിന്റെ വ്യാഖ്യാന രൂപത്തിലാണ് അടുത്ത് പറയുന്നത്. സ യദ് ആഹ അസദോമാ സദ്ഗമയേരി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് അസദോമാ സദ്ഗമയ എന്ന് പറഞ്ഞത് എന്താണ്? മൃത്യുവ അസത്. അടുത്ത മന്ത്രത്തിൽ പറയുന്നു മൃത്യുവാണ് അസത്ത്. സത് അമൃതം, സത്താണ് അമൃതം. മൃത്യോർമ അമൃതംഗമയ മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്ക് ഗമിപ്പിക്കട്ടെ, പ്രാപിക്കട്ടെ, അല്ലെങ്കിൽ പ്രാപിപ്പിക്കട്ടെ. അങ്ങോട്ട് കൊണ്ടുപോകൂ. മൃത്യോഹോ മൃത്യുവിൽ നിന്നും മാ പറഞ്ഞ മാം എന്നുള്ള അർത്ഥത്തിൽ എന്നെ അമൃതം അമൃതത്വത്തിലേക്ക് ഗമയ പ്രാപിപ്പിക്കട്ടെ, നയിക്കട്ടെ. അതിന് രണ്ട് ശബ്ദമുണ്ട്, അസദോമ സദ്ഗമയ. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണൻ പറയുന്നു അസത്ത് എന്ന് പറഞ്ഞാൽ മൃത്യു അസത്, മൃത്യുവാണ് അസത്ത്. അതിനെ ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നു. എന്താണ് മൃത്യു എന്ന് പറയുന്നത്? സ്വാഭാവിക കർമ്മവിജ്ഞാനെ മൃത്യുരുത്തിച്ചേതേ. സ്വാഭാവികമായിട്ടുള്ള കർമ്മവും സ്വാഭാവികമായിട്ടുള്ള വിജ്ഞാനവും അറിവും അതിനാണ് മൃത്യു എന്ന് പറയുന്നത്. ഭാഷ്യകാരൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. കാരണം ഇത് ഉപാസനയുടെ പ്രകരണമാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് തന്നെ ഉപാസനയെ കുറിച്ചാണ്. ഉപാസന എന്ന് പറയുന്നത് ശാസ്ത്രവിഹിതമാണ്. ശാസ്ത്രത്തിൽ വിധിക്കുന്നതാണ് ഉപാസന. ഒരു സ്വതപ്രാപ്തമാകുന്നുണ്ടല്ല, സ്വയം അത് പ്രാപ്തമാകത്തില്ല. ശാസ്ത്രത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. ശാസ്ത്രം നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്ന് ഗ്രഹിച്ചിട്ട് ഗുരു നിർദ്ദേശിക്കുന്നു, ആചാര്യൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ സ്വയം ഒരാൾക്ക് പ്രാണന ഉപാസിക്കുക, എങ്ങനെ ഉപാസിക്കണം അറിയില്ല. ഈ പറഞ്ഞ രീതിയിൽ ഉപാസിക്കാൻ കഴിയത്തില്ല. അപ്പം അങ്ങനെ ശാസ്ത്രം വിധിക്കുന്നതായ കർമ്മങ്ങളുണ്ട്. അത് കർമ്മങ്ങളുണ്ട്, അവിടെ വിജ്ഞാന ഉപാസനയുണ്ട്. അപ്പോൾ ഇതല്ലാതെ സ്വാഭാവികമായിട്ട് മനുഷ്യനവൻ്റെ ബുദ്ധിയിൽ തോന്നിയ രീതിയിൽ ശാസ്ത്രം പ്രമാണം, ശാസ്ത്രം നിനക്ക് പ്രമാണമാണ് ഇത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രത്തെ അനുസരിക്കാത്തതുകൊണ്ടോ മനുഷ്യന് സഹജമായി തോന്നുന്ന രീതിയിൽ അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. അറിവ് അവനുണ്ട്, ഉപാസനയുമുണ്ട്, സഹജമായ രീതിയിൽ, പ്രാകൃതമായ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് ഇവിടെ അസത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? അത്യന്ത അധോഭാവ ഹേതുത്വം, അത് അധപതനത്തിന് അധോഭാവം, അധപതനത്തിന് ഹേതുവാണ്. വിവേകശൂന്യമായ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായ അറിവുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അധപതിപ്പിക്കും. കാരണം അവിടെ ശാസ്ത്രത്തിൽ ഗുരുവിൽ ഒന്നും ശ്രദ്ധയില്ലാതെ വരുന്നു. ഇത്തരം പരമമായ തത്വത്തിലൊന്നും ശ്രദ്ധയില്ലാതെ വരുന്നു. മനസ്സിൽ തോന്നിയവൻ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അധപ്പതിപ്പിക്കും. ശ്രദ്ധാശൂന്യമായി ചെയ്യുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് അത് അസത്, അത് പാടില്ല. അസംസ്കൃതമായ കർമ്മവിജ്ഞാനങ്ങളിൽ നിന്നും അസത്തിൽ നിന്നും മൃത്യുർവാസത് സ്വാഭാവിക കർമ്മവിജ്ഞാനം മൃത്യുരുത്തിച്ചേത് അസത് അത്യന്ത അതോഭാവേതത്വ സത് അമൃതം. സത് ശാസ്ത്രീയ കർമ്മവിജ്ഞാനം പറയുന്നു. ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങൾ, ശാസ്ത്രീയമായ കർമ്മങ്ങൾ, ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ, ശാസ്ത്രീയമായ വിജ്ഞാനം, ശാസ്ത്രീയമായ ഉപാസനകൾ, ഇത് ഇവിടെ ഇപ്പം പറഞ്ഞത്. അതാണ് സത്. അത് തന്നെ എന്താണ് അമരണ ഹേതുത്വ അമൃതം. അത് മുക്തിക്ക് ഹേതുവായിരിക്കുന്നതുകൊണ്ട് അത് അമൃതമാണ്. ശാസ്ത്രവിഹിതമായ രീതിയിലുള്ള ഉപാസനകളും ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളും മുക്തിക്ക് ഹേതുവാണ്. പരമ്പരയായിട്ടാണെങ്കിൽ ഉണ്ടത് അമൃതമാണ്. അപ്പോൾ അസതോമാ സദ്ഗമയ, അസത്തിൽ നിന്നും സത്തിലേക്ക് നയിക്കട്ടെ എന്നെ എന്ന് പറയും. അസത്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായ കർമ്മവിജ്ഞാനങ്ങൾ, അതിൽ നിന്നും സത്തിലേക്ക് ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങളിലേക്ക് നയിക്കട്ടെ എന്നുള്ള ഒരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രാഹ്മണൻ തന്നെ വ്യാഖ്യാനിച്ചു. അസത് അസതോ മാ സദ്ഗമേലി മൃത്യുർവാ അസത്. മൃത്യു അസത്താണ് സ്വാഭാവികമായ കർമ്മവിജ്ഞാനങ്ങൾ. അത് നസത് അമൃതമാണ് ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങൾ. അതിലേക്ക് ഗമയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയുന്നു ഗമയ ദേവഭാവ സാധനാത്മഭാവം അപാദ മൃത്യുർവാസത് സ്വാഭാവികം കർമ്മവിജ്ഞാനം മൃത്യുരുത്തിച്ചത് അസത് അത്യന്ത അധോഭാവ ഹേതുത്വ സദമൃതത്വ ശാസ്ത്രീയ കർമ്മവിജ്ഞാനി അമന ഹേതുത്വ അമൃതം തസ്മാത് അസതോ മാം കർമ്മണോ ജ്ഞാനാച്ച. അസത് കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്നും സത് ശാസ്ത്രീയ കർമ്മവിജ്ഞാനി ഗമയ എന്നുവെച്ചാൽ ദേവഭാവ സാധനാത്മഭാവം ആപാദയെ. ദേവഭാവം പ്രജാപതിത്വ പ്രാപ്തി അതിനോട് ചേർന്ന് വരുന്നേ, അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കും. അതിനുള്ള സാധനാത്മഭാവം, നല്ല സാധനാത്മഭാവം എന്ന് പറയുന്ന ആ ഉപാസന, അതിന് ആ പാതയെ നൽകട്ടെ എന്നുള്ള. അപ്പോ തന്റെ ഉപാസന ദേവഭാവത്തിന് സാധനമായിരിക്കുന്ന, പ്രജാപതി പ്രാപ്തിക്ക് സാധനമായിരിക്കുന്ന ആ ഉപാസന ഭാവത്തിലേക്ക് താൻ എത്തിച്ചേരട്ടെ എന്ന്. പിന്നെ ഉപാസനയ്ക്ക് എന്ത് വേണം? ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനം വേണം. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ശാസ്ത്രബോധമില്ലാതെയുള്ള കർമ്മവിജ്ഞാനങ്ങളിൽ നിന്നും മാറി ശാസ്ത്ര നിർദ്ദേശ തരത്തിലുള്ള കർമ്മവിജ്ഞാനങ്ങളോടുകൂടിയായിത്തീരട്ടെ. അതാണ് ആ സാധനഭാവം. ആ സാധനയിലൂടെയാണ് സാധ്യമായ പ്രജാപതിത്വ പ്രാപ്തി എന്ന് പറയുന്നത്. മൃത്യുർവാ സത് അസത് സദമൃതം മൃത്യുർമ അമൃതം ഗമയ അമൃതമ്മ കുറുവി അമൃതമ്മ കുറുവി ഏതദേവ ഏതദാഹ ഇതി തത്ര വാക്യാർത്ഥമഹ അമൃതത്വത്തെ മാ എന്ന് പറയുന്ന നിഷേധാർത്ഥത്തിലുണ്ട് ഒരു അഭിയം. മാ എന്ന് വെച്ചാരുത്, മാ നിഷാദ എന്നൊക്കെ പറയുന്നിടത്ത് അതാണ്. അവിടെ അസതോ മാ അരുത് എന്നുള്ള അർത്ഥത്തിലല്ല, മാം മമ മാം ആവയോഹോ നൗ അസ്മാകം നഹ എന്ന് പറയുന്നിടത്ത് അസ്മശബ്ദത്തിന്റെ ഷഷ്ടി ഏകവനമാണ്. അവിടെ മമാന്നും പറയാം മാമെന്നും പറയാം, എന്നെ എന്നുള്ള അർത്ഥത്തിലാണ്, നിഷേധാർത്ഥത്തിലല്ല. അമൃതം മാ കുറുവി ഏതതാഹ തഥാ തമസോമാ ജ്യോതിർഗമേതി. അപ്പൊ അത് ആദ്യത്തെ ഇതിനെ വ്യാഖ്യാനിച്ചാണ് അമൃത മാകൃവീത്യദേവ തമസോമാ ജ്യോതിർഗമേതി. അടുത്തത് അസദോമാ സദ്ഗമയ, അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കുക. ഭാഷകാരൻ പറഞ്ഞു സ്വാഭാവികമായ കർമ്മവിജ്ഞാനങ്ങളിൽ നിന്നും ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങളിലേക്ക് എന്നെ നയിക്കട്ടെ, ഞാനതിന് പ്രാപ്തനായിത്തീരട്ടെ, ഞാൻ ആ ഭാവത്തെ പ്രാപിക്കട്ടെ, അതെല്ലാം ഉള്ളവനായിത്തീരട്ടെ. ഈ തരത്തിലെല്ലാം ഗമയ എന്നുള്ളതിൻ്റെ അർത്ഥം പറയാം. അടുത്ത് തമസോമ ജ്യോതിർഗമയ, അതിനെ വ്യാഖ്യാനിക്കുന്നു രണ്ടാമത്തെ യജുർമന്ത്രത്തെ. മൃത്യുർവൈ തമഹ ജ്യോതിരമൃതം, മൃത്യുവാണ് തമസ്, ജ്യോതി അമൃതമാണ്. നേരത്തെ പറഞ്ഞു മൃത്യുവൈ അസത്, ഇവിടെ പറയുന്നു മൃത്യുവൈ തമ, രണ്ടിടത്തും മൃത്യു എന്ന് തന്നെ അർത്ഥം. മൃത്യുവൈ അസത് സത് അമൃതം എന്ന് പറഞ്ഞു, അവിടെ സത്തിന് അമൃതം എന്ന് പറഞ്ഞു, ഇവിടെ ജ്യോതിരമൃതം, ഇവിടെ ജ്യോതി അമൃതമാണ്. മൃത്യുർമ അമൃതം ഗമയ അമൃതമാ കുർവി. തഥാ തമസോമാ ജ്യോതിർഗമേതി മൃത്യുർവൈ തമഹ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു. ശ്രമം ഹി അജ്ഞാനം ആവരണാത്മകത്വാ തമഹ തദേവച മരണഹേതുത്വം മൃത്യു. ഇവിടെ രണ്ടാമത്തെ തമസോമാ ജ്യോതിർഗമയ എന്ന് പറയുന്നിടത്ത് തമസ് എന്നുള്ളതുകൊണ്ട് അജ്ഞാനത്തെ എടുക്കുന്നു. സർവ അജ്ഞാനവും ആവരണാത്മകമാണ്, അതുകൊണ്ട് തമഹ തമസോമ. തദ്വച്ച മരണഹേതുത്വം മൃത്യു, അതിന് മൃത്യു എന്ന് എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു? അത് മരണഹേതുവായതുകൊണ്ട്. അതുകൊണ്ട് ഭാഷ്യകാരന് മൃത്യു എന്നർത്ഥം പറഞ്ഞു. അപ്പൊ തമസ് മൃത്യുവാണ്, അജ്ഞാനമാണ്. ജ്യോതിരമൃതം പൂർവോക്ത വിപരീത ദൈവം സ്വരൂപം, ഔപാസ്യ ദേവതാ സ്വരൂപം, അതാണ് ജ്യോതി. ഇവിടെ ജ്യോതിസായിരിക്കുന്നു, ഇവിടെ ഉപാസനയുടെ സന്ദർഭത്തിലാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ഉപാസനയുമായി ബന്ധപ്പെടുത്തി ജ്യോതിസ് എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് പറയും. ഇവിടെ ഏതാണ് പ്രകാശം? ആ പ്രജാപതി സ്വരൂപം തന്നെയാണ്, പ്രകാശസ്വരൂപമാണ്, ദൈവം സ്വരൂപം, ഉപാസ്യ പ്രജാപതി സ്വരൂപം. പ്രകാശാത്മകത്വ ജ്ഞാനം ജ്യോതി തദൈവ അമൃതം, അവിനാശാത്മകത്വ തസ്മാ തമസോമാ ജ്യോതിർഗമേതി. അതിൽ ഉപാസ്യമായ രൂപമാണ് ആ ദൈവം രൂപമാണ് അമൃതം. ആ ജ്യോതി, ആ ജ്യോതിയെക്കുറിച്ചുള്ള ഭാവന ഉപാസന, ആ ജ്ഞാനം അതെന്താണ്? പ്രകാശാത്മകത്വ തജ്ഞാനം ജ്യോതി, അതും ജ്യോതിസ്സാണ്. പ്രജാപതി തന്നെ സ്വയം ജ്യോതിസ്വരൂപനാണ്. ആ പ്രജാപതിയെക്കുറിച്ചുള്ള ഉപാസനാരൂപത്തിലുള്ള അല്ലെങ്കിൽ ധ്യാന രൂപത്തിലുള്ള ആ ജ്ഞാനം, അതാണ് ജ്യോതിസ്. അപ്പൊ ജ്യോതിസിന് ജ്ഞാനം എന്നുള്ള അർത്ഥം വന്നു. തദൈവ അമൃതം, അതിനെ ഭാഷ്യകാരൻ പറഞ്ഞു അത് അമൃതമാണ്. അപ്പൊ തമസോമ ജ്യോതിർഗമയ, നമ്മൾ സാധാരണ പറയും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. അവിടെ ഭാഷ്യകാരൻ പറഞ്ഞു അജ്ഞാനത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക്, അവിനാശാത്മകത്വ തസ്മാ തമസോമ ജ്യോതിർഗമയ, അവിനാശരൂപത്തിലുള്ള എന്നുവെച്ചാൽ അത് നാശത്തിന് ഹേതുവല്ലാത്ത, മരണത്തിന് ഹേതുവല്ലാത്ത, മൃത്യു മരണത്തിന് ഹേതുവാണല്ലോ. മൃത്യു അജ്ഞാനമാണ്, അതുകൊണ്ട് നാശത്തിന് ഹേതുവാണ്. പക്ഷെ ആ മൃത്യുവിൽ നിന്നും എത്തിച്ചേരേണ്ടതായ ജ്ഞാനം, അത് അമൃതമാണ്, നാശഹേതുവല്ല. മൃത്യുർമ അമൃതം ഗമ്യ വ്യക്തിയാണ് അമൃതം മാ കുർവീത്യഹ ദൈവം പ്രജാപത്യം ഫലഭാവം ആ പാതയെ, ആ പ്രജാപതിത്വപ്രാപ്തി അതുണ്ടാവണമെന്നാണ് അതിൻ്റെ താല്പര്യം. ദൈവഭാവം അതാണ് ദൈവം. അതിന് ആ പ്രജാപതിത്വ ഫലപ്രാപ്തി, അതാണ് ഉപാസനയുടെ ഫലം. ആ ഫലഭാവം, ആ ഫലരൂപത്തെ ആ പാതയെ ഇത് നൽകണം, എന്നെ അതാക്കി മാറ്റണം എന്നുള്ള പ്രാർത്ഥനയാണ്. പൂർവമന്ത്രോ അസാധന സ്വഭാവ സാധനഭാവം ആപാതയെ, അസാധന സ്വഭാവത്തിൽ നിന്ന് സാധനഭാവത്തെ പ്രാപിപ്പിക്കണം. എന്ന് വെച്ചാൽ സ്വാഭാവികമായ ജ്ഞാനകർമ്മങ്ങൾ എന്ന് പറയുന്നത് സാധനരൂപമല്ല, അത് അധപ്പതനത്തിന് ഹേതുവാണ്. അതിൽ നിന്നും സാധനരൂപത്തിലുള്ള ശാസ്ത്രീയമായ ഉപാസനയെ എനിക്ക് നൽകണം. അങ്ങനെ ഞാൻ ഈ പരിച്ഛിന്നമായ ജീവഭാവത്തെ വെടിഞ്ഞിട്ട് അപരിച്ഛിന്നമായ പ്രജാപതി പ്രാപ്തി അതിനെ നേരട്ടെ, അതെനിക്ക് നൽകണമെന്നാണ്. ഇപ്പൊ രണ്ട് മന്ത്രങ്ങളിലെ രണ്ട് മന്ത്രത്തിന്റെയും വ്യത്യാസം പറയണം. ആദ്യത്തെ മന്ത്രം സാധന, അതെന്താണോ സ്വാഭാവികമായ ജ്ഞാനകർമ്മങ്ങളിൽ നിന്നും ശാസ്ത്രീയമായ ജ്ഞാനകർമ്മങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നത് ഒന്നാമത്തത്. ദ്വിതീയസ്തു സാധനഭാവാദപ്യ അജ്ഞാനരൂപ സാധ്യഭാവമാവാം. അപ്പോൾ സാധനഭാവമായിരിക്കുന്ന അജ്ഞാനരൂപം മൃത്യു, അതിൽ നിന്ന് സാധ്യഭാവമായ ജ്ഞാനത്തെ പ്രാപിക്കുക രണ്ടാമത്തെ മന്ത്രത്തിൻ്റെ അടുത്ത്. ഒന്നാമത്തത് അസാധനഭാവത്തിൽ നിന്ന് സാധനഭാവത്തെ പ്രാപിക്കുക, രണ്ടാമത് സാധനഭാവത്തിൽ നിന്നും സാധ്യഭാവത്തെ പ്രാപിക്കുക. ഒന്നാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം അസാധനഭാവം എന്ന് വെച്ചാൽ സ്വാഭാവികമായ ജ്ഞാനകർമ്മം, അതിൽ നിന്ന് സാധനഭാവം എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായ ജ്ഞാനകർമ്മങ്ങൾ. രണ്ടാമത്തത് സാധനഭാവം, അതിൽ നിന്നും സാധ്യഭാവത്തെ പ്രാപിക്കുക. ഇതി പ്രസിദ്ധത പ്രസിദ്ധാർത്ഥതയോ പറയുന്നു. മൃത്യുർവ അസദ് അമൃതം മൃത്യുർമാമൃതം ഗമ്യ അമൃതം മാ കുർവീതിവാഹ തമസോ മാ ജ്യോതിർഗമ്യേ ഇതി മൃത്യുർവൈ തമോ ജ്യോതിരമൃതം മൃത്യുർമാ അമൃതം ഗമ്യ അമൃതം മാ കുർവീതിയദേവ അഹ മൃത്യുർമാ അമൃതം ഗമ്യേതി. അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൂന്നാമത് മൃത്യുവോമ അമൃതംഗമയ പറയുന്നു. നാത്ര തിരോഹിതം ഇവാസ്തി, ഇവിടെ ഇത് സ്പഷ്ടമാണ്. മൃത്യു നമ്മുടെ തത്വത്തെ പ്രാപിപ്പിക്കുക, പരമമായ ഫലത്തെ നൽകുക എന്നാണ്. ഈ വളരെ പ്രസിദ്ധമായ ഈ മന്ത്രങ്ങൾ ഈ ഉപാസനയുടെ സന്ദർഭത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഭാഷകാരൻ ഒരു പക്ഷേ ഉപാസനാ പ്രസംഗം കൂടി വ്യാഖ്യാനിച്ചു. പക്ഷേ ഉപാസനയുടെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഒരു മന്ത്രത്തെ ഉപാസനയിൽ നിന്ന് പൂർണ്ണമായും എടുത്തു മാറ്റി വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചു. പക്ഷേ ഇത് സ്വതന്ത്രമായ യജുർമന്ത്രങ്ങൾ കർമ്മത്തിന്റെ സന്ദർഭമായി ചേർത്തിരിക്കുക, അതുകൊണ്ട് ഇതിനെ സ്വതന്ത്രമായിട്ടും വ്യാഖ്യാനിക്കാം. ഉപാസന എന്നുള്ളതിനെ വിട്ടിട്ട് സാമാന്യ രൂപത്തിലും വ്യാഖ്യാനിക്കാം. അത് പ്രയാസമുള്ളതുമല്ല. അസതോമ സദ്ഗമയ അസത്, മലയാളത്തിലും പറയും അസത്. അസത്തായതെല്ലാം അസത്ത്, സത്തല്ലാത്തതെല്ലാം അസത്ത്. ആ അസത്തിൽ നിന്ന് എന്നെ സത്തിലേക്ക് നയിച്ചാലും എന്നൊരു പ്രാർത്ഥനയാണ്, ഉപാസകന്റെ പ്രാർത്ഥനയാണ്. ഇത് ഉപാസനയുടെ സന്ദർഭത്തിലാവുമ്പോൾ ഇത് ആരോട് പ്രാർത്ഥിക്കുന്നു? ആ പ്രജാപതിയോട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ സാമാന്യമായി പറഞ്ഞാൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു, എന്നെ അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിച്ചാലും. അസത്തിന് എന്തെല്ലാം സത്തിന് വിപരീതമായിട്ടുണ്ടോ അർത്ഥം എല്ലാം എടുക്കാം. അതിനെല്ലാം ആണ് ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞത് സ്വാഭാവികമായ ജ്ഞാനകർമ്മങ്ങൾ അസത്ത്, ശാസ്ത്രീയമായ ജ്ഞാനകർമ്മം സത്ത്, അതിലെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ അസത്തിന് അസത്യം എന്നർത്ഥം പറയാം, അധർമ്മം എന്നർത്ഥം പറയാം, അന്യായം എന്നർത്ഥം പറയാം, തിന്മ എന്നർത്ഥം പറയാം, ഹിംസ എന്നർത്ഥം പറയാം. ഇങ്ങനെ ഏതെല്ലാം മൂല്യവിരുദ്ധമായിട്ടുണ്ടോ അതന്നെ അസത്താണ്. അതിനെല്ലാം നമ്മൾ അസത്വം എന്ന് പറയും. അവൻ വെറും അസത്താണെന്ന് പറഞ്ഞാൽ അവൻ വെറും മോശക്കാരനെന്നർത്ഥം. അതിൽ നിന്നും നേരെ സത്തിലേക്ക്, അതിന് നേരെ വിപരീതമായത്, അസത്യം അസത്തായി കഴിഞ്ഞാൽ സത്യമായി സത്ത്, അധർമ്മം അസത്തായി കഴിഞ്ഞാൽ ധർമ്മമായി സത്ത്, തിന്മ അസത്തായി കഴിഞ്ഞാൽ നന്മയായി സത്ത്, എല്ലാ മൂല്യങ്ങളെയും സത്തായിട്ടെടുക്കും, എല്ലാ നന്മകളെയും എല്ലാ ധർമ്മത്തെയും സത്തായിട്ടെടുക്കാം. അപ്പോൾ ആദ്യത്തെ മന്ത്രം അസത്തിൽ നിന്നും സത്തിലേക്ക് നയിക്കണം. അത് മുഖ്യമായും അവിടെ പ്രാധാന്യം വരുന്നത് കർമ്മത്തിനാണ്. വ്യവഹാരപ്രധാനമായിരിക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ ധർമാധർമ്മ ബോധമുണ്ടാകുന്നതിന്, സത്യാസത്യ ബോധമുണ്ടാകുന്നതിന്, നന്മതിന്മയെ തിരിച്ചറിയുന്നതിന്, അതിനെന്നെ പ്രാപ്തനാക്കണം, അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കണം. അപ്പോൾ അസത്തിൻ്റെ മാർഗത്തെ വിട്ടിട്ട് താൻ സന്മാർഗത്തിലെത്തിച്ചേരണം. ഒരു ആധ്യാത്മികമായിട്ടായാലും ശരി, ഭൗതികമായിട്ടായാലും ശരി, തുടക്കം കർമ്മത്തിലാണ്. കർമ്മത്തിൽ നിന്നാണ് പിന്നെ കർമ്മശുദ്ധിയിലൂടെയാണ് ജ്ഞാനം, ജ്ഞാനത്തിലൂടെയാണ് മോക്ഷം. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് കർമ്മം, ഒന്ന് കർമ്മത്തിൻ്റെ ശുദ്ധി. അതുകൊണ്ടല്ലേ പറയുന്നത് സത്കർമ്മം സദാചാരം. അവിടെയെല്ലാം കർമ്മത്തിൻ്റെ ശുദ്ധിയാണ്. ആധ്യാത്മികമായിട്ടായാലും ആ കർമ്മശുദ്ധിയിലൂടെ പിന്നീട് ജ്ഞാനം, ജ്ഞാനത്തിലൂടെ പിന്നീട് മോക്ഷം എന്നെല്ലാം പറയുന്നത്. ജ്ഞാനം അല്ലെങ്കിൽ ഉപാസന ഏതായാലും. അപ്പോൾ എന്നെ അസത്തിൽ നിന്നും സത്തിലേക്ക് നയിക്കണം, നയിക്കാൻ അങ്ങ് സഹായിക്കണം എന്ന് ഉള്ള അർത്ഥം നമുക്ക് പൊതുവെ പറയാം, അല്ലെങ്കിൽ ഭാഷകാരൻ്റെ വ്യാഖ്യാനത്തെ നമുക്ക് വൈദിക വ്യാഖ്യാനം എന്ന് പറയാം. അതിൻ്റെ പൊരുളിത് തന്നെയാണ്. അവിടെ ശാസ്ത്രീയമായ കർമ്മജ്ഞാനങ്ങളെന്ന് പറയുമ്പോൾ ശാസ്ത്രം ബോധിപ്പിക്കുന്നത് എല്ലാം അസത്തായി, ശാസ്ത്രവിരുദ്ധമായതെല്ലാം അസത്വമായി. പക്ഷെ ഭാഷകാരന് ആ വേദത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിനെ ഉപാസനയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. അല്ലെങ്കിൽ സർവകർമ്മങ്ങളും സാമാന്യമായിരിക്കും. ഇത് ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഏത് കാലത്തേക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ വൈദിക കാലത്തേക്ക് വൈദികരെ ഉദ്ദേശിച്ച് വ്യാഖ്യാനിച്ചെങ്കിൽ അത് കഴിയുമ്പോൾ എല്ലാവരെയും ഉദ്ദേശിച്ച് പറയാം. ചിലതങ്ങനെയാണ്, ചില മന്ത്രങ്ങൾ കാലാതിവർത്തിയാണ്. ഉപാസനയെക്കുറിച്ച് പറയുന്നു, കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു. അത് കാലപരിച്ഛന്നമാണ്, അതൊക്കെ ഒരു കാലത്ത് നടക്കും, പിന്നീട് മറ്റൊരു കാലത്ത് അതൊന്നും നടക്കത്തില്ല. കാലം മാറുമ്പോൾ അതും എല്ലാം മാറ്റേണ്ടി വരും. തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാലും അത് പൂർണ്ണമാകത്തില്ല, കാലം മാറിപ്പോയി. യജ്ഞങ്ങളും മറ്റും ഒരു കാലത്ത് ചെയ്തതുപോലെ ഇനി ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ ഒരു അനുകരണം മാത്രമേ സാധ്യമാകൂ, കാരണം കാലം മാറിപ്പോയി. അതേ വസ്തുക്കൾ അതേ രീതിയിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയത്തില്ല, ഒരു കാര്യവും നടക്കത്തില്ല. എല്ലാത്തിനും കൃത്രിമത്വം കലർത്തും വരും. അങ്ങേറ്റം പരിശ്രമിച്ചാൽ അതിനെ നമുക്ക് അനുകരിച്ച് എന്തെങ്കിലും ചെയ്യാം, അതിന് അതിൻ്റെതായ ഫലവും ഉണ്ടാകാം. പഴയത് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും സാധ്യമല്ല. പ്രകൃതിയും മനുഷ്യനും വസ്തുക്കളും എല്ലാം മാറിപ്പോയില്ല. പക്ഷെ ഇത്തരം മന്ത്രങ്ങൾ അങ്ങനെയല്ല, അത് ഏത് കാലത്തിലേക്ക് യോജിക്കുന്നതാണ്. ഇത്തരം ഉപദേശങ്ങൾ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാലപരിച്ഛേദമില്ല, ഇന്ന കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അസത്വമ സദ്ഗമയ അസത്തിൽ നിന്നും അസത അസത്തിൽ നിന്നും എന്നുള്ള അർത്ഥത്തിലാണ് മാം എന്നെ സത്ത് സത്തിലേക്ക് നയിക്കട്ടെ എന്നും പറയാം. ഗമയ പ്രേരണാർത്ഥത്തിലുള്ള ക്രിയയാണ്, അങ്ങനെ ഒരാൾ എന്നെ നയിക്കട്ടെ, താൻ സ്വയം പോകുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തമസോമാ ജ്യോതിർഗമയ ആദ്യം അപ്പോൾ കർമ്മത്തിൻ്റെ എന്നാണ് കർമ്മശ്രദ്ധയ്ക്ക് വേണ്ടി പ്രാപിക്കുകയാണ്. രണ്ടാമത് എന്താണ് പറയുന്നത്? മൃത്യുർമ അമൃതംഗമയ, അത് അവിടെയും ഭാഷകാരം പറഞ്ഞ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നിടത്ത് ആദ്യം അസതോമാം കർമ്മണു ജ്ഞാനശാസ്ത്രീയ കർമ്മവിജ്ഞാനം എന്ന് പറഞ്ഞത് മൂല്യങ്ങളെന്ന് പറയുന്നത് സത്തെന്ന് പറയുന്നത് ശാസ്ത്രം ബോധിപ്പിക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഭക്ഷ്യക്കാരൻ്റെ ആ വ്യാഖ്യാനത്തിൻ്റെ താല്പര്യം എടുത്ത് അതിൽ ആ ഉപാസന ഭാഗത്തെ വിട്ടിട്ട് താല്പര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ വരും. അല്ലെ, ശാസ്ത്രത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആചാര്യന്മാരുടെ ഉപദേശത്തെ വിട്ടുകഴിഞ്ഞാൽ മനുഷ്യനും പക്ഷിമൃഗാദികളും തമ്മിലൊരു വ്യത്യാസം കാണുന്നില്ല. പക്ഷിമൃഗാദികളെ പോലെ സഹജമായ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന് പറയും. അതാണ് അതിൻ്റെ ചില ആധുനിക ആചാര്യന്മാർ, ആധുനികം പോയി ഇപ്പോൾ ആധുനിക ഉത്തരമായി അവർ പറയുന്നത് സഹജമായ പ്രചോദനങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ ജീവിച്ചാൽ മതി. ശാസ്ത്രങ്ങളും ആചാര്യന്മാരും ഒക്കെ മനുഷ്യന് ഒരുപാട് വേലിക്കെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, അതൊക്കെ അസംബന്ധമാണ്. ഇപ്പൊ സഹജമായ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ പക്ഷി മൃഗാദികളെ പോലെയാകും. അത് വിവേകിയായ മനുഷ്യന് ചിന്തിക്കാൻ കൂടി സാധ്യമല്ലാത്ത കാര്യമാണ്. മാനുഷിക ബന്ധങ്ങൾക്കൊന്നും വില ഇല്ലാതെ വരും മൃഗങ്ങളെപ്പോലെ ജീവിച്ചു കഴിഞ്ഞു. മനുഷ്യന് വിവേകമുള്ളതുകൊണ്ട് അത് ചിന്തിക്കാൻ കഴിയില്ല. എന്നാലും ഇന്നും ബുദ്ധിജീവികളെന്ന് പറയുന്ന പലരും അതൊക്കെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വളരെ വ്യക്തമാണ്. എന്താണ് ശാസ്ത്രീയമായ കർമ്മവിജ്ഞാനങ്ങൾ അതിലേക്ക് പോകണം, അല്ല സഹജമായതല്ല. സഹജമായതിനനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ മനുഷ്യർക്ക് ഇഷ്ടം വരും. അപ്പോൾ എന്താണ് ഈ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നതിനുള്ള ഒരു പ്രവണത അത് വരും. അപ്പോൾ അവന് തോന്നും അത് സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ തോന്നും. ശുദ്ധ അസംബന്ധമാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അസദ കർമ്മണോ ജ്ഞാനാസ തത്ശാസ്ത്രീയ കർമ്മവിജ്ഞാന ഗമയ എന്ന് പറഞ്ഞു. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? തമസോമ ജ്യോതിർഗമയ. തമസ് അവിടെ ഭാഷകാലം പറഞ്ഞു. തമസ് എന്ന് പറഞ്ഞാൽ മൃത്യുവാണ്. രണ്ടിനും മൃത്യു എന്ന് തന്നെ അർത്ഥം പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ എന്താണ് ആ മൃത്യു എന്ന് പറയുന്ന അജ്ഞാനം? ആദ്യം കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, അടുത്ത് ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ആ ജ്ഞാനത്തിൽ ജ്ഞാനവും ഉപാസനയും എല്ലാം വരും. ഉപാസനയും ജ്ഞാനമാണ്. ഭാവന ജ്ഞാന ഭാവനാത്മകമായ ജ്ഞാനം എന്നുള്ളതേ ഉള്ളൂ, തത്വനിഷ്ഠമായ ജ്ഞാനമല്ല. തത്വത്തെ എങ്ങനെ അറിയുന്നു അത് ജ്ഞാനമായി. അതിൽ ഏതെങ്കിലും കൽപ്പനാരൂപത്തിൽ അതിനറിയാൻ ശ്രമിച്ചാൽ അത് ഉപാസനയാണ്. ഭാവനാരൂപത്തിൽ അത് ശാസ്ത്രീയമാണ്. രണ്ടായാലും അതിനെ ജ്ഞാനമെന്ന് പറയാം. അതിന് നേരെ വിരുദ്ധമായത് തമസ്. തമസിന് ഇരുട്ട് അജ്ഞാനമെന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ ആ ഇരുട്ടിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും ജ്യോതി, ജ്യോതിസ് എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാണ്, പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കട്ടെ സാധന പറയുന്നത്. അപ്പോൾ അസത്തിൽ നിന്നും സത്തിലേക്ക് നയിക്കട്ടെ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കട്ടെ, അത് കർമ്മ ഭാഗത്തായി. അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് ജ്ഞാന ഉപാസനകളുടെ എല്ലാ ഭാഗത്തുമായി. ജ്ഞാനം ഉപാസന എന്ന് പറയുന്നിടത്ത് തന്നെ അജ്ഞാനം ഉണ്ടല്ലോ. അജ്ഞാനത്തെ ആശ്രയിച്ചാലാണല്ലോ സാധാരണ മനുഷ്യന്റെ ഉപാസനകളും ജ്ഞാനവും എല്ലാം പോകുന്നത്. അപ്പം അത് പാടില്ല. അവിടെ നിന്നും യഥാർത്ഥമായ ജ്ഞാനത്തിലേക്ക്, യഥാർത്ഥമായ ഉപാസനയിലേക്ക് എന്നെ നയിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണ് പൂർവമന്ത്രോ അസാധന സ്വഭാവ സാധന ഭാവം. സ്വാഭാവികമായ സഹജമായ കർമ്മങ്ങൾ അതൊരു സാധനയല്ല, ജീവനെ സംബന്ധിച്ച് അധപതിപ്പിക്കുന്നതാണ്. അതിൽ നിന്നും സാധന ഭാവത്തിലേക്ക് വരുമ്പോൾ എന്തോ അത് മൂല്യവത്തായ ജീവിതമാകുന്നു. അസത്തിൽ നിന്ന് സത്തിലേക്ക് വരുന്നു. അതിൽ നമ്മൾ സാധാരണ പറയുമ്പോഴും കർമ്മം ഉപാസന ജ്ഞാനം, അല്ലെങ്കിൽ കർമ്മ ഉപാസനകൾ ജ്ഞാനം, ഇങ്ങനെ പറയുന്നു. അതുകൊണ്ടാണ് ആദ്യ സാധന ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും കർമ്മയോഗത്തിലേക്ക് ഉപാസനയിലേക്കൊക്കെ വരാൻ പറയുന്നു. ഒന്നുമില്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ മൂല്യങ്ങളിലേക്ക് വരിക, അങ്ങനെയുടെ. രണ്ടാമത് ദ്വിതീയസ്തു സാധനഭാവാതപ്പി അജ്ഞാനരൂപ സാധ്യഭാവം. അതാണ് അങ്ങനെ വരുന്നിടത്ത് തന്നെ മനുഷ്യനെ ഇരുട്ടിത്തെക്കുകയാണ്, ശരിയായ മാർഗത്തിൽ അവനെത്തിച്ചേരുന്നില്ല, ഇരളിലാണ്. വിവേകമാർഗത്തിൽ സഞ്ചരിക്കുന്നവനും ഇരളിപ്പെട്ടു പോകും. അവിടെ നിന്ന് ശരിയായ വെളിച്ചത്തിലേക്ക് വരണം. അതാണ് അതിന് ജ്ഞാനത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത്. കർമ്മത്തിൽ ഉപാസനയിൽ വരുന്ന ദോഷങ്ങളെയൊക്കെ പരിഹരിക്കുന്നു. വെളിച്ചത്തിൻ്റെ മാർഗം, ജ്ഞാനത്തിൻ്റെ മാർഗം പറഞ്ഞു. അങ്ങനെ വരുന്നവനും ഇരൾ പെടരുത്, ഇരളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരണം. അതാണ് ഭാഷ്യകാരൻ പറഞ്ഞത്, ദ്വിതീയസ്തു സാധനഭാവോതപ്യ അജ്ഞാനരൂപ സാധ്യഭാവമാവാതെ. ഇതിൻ്റെ എല്ലാം സാധ്യമായിരിക്കുന്നത് ആ ജ്ഞാനമാണല്ലോ. കർമ്മ ഉപാസനയെല്ലാം എന്തിനു വേണ്ടി? ശരിയായ അറിവുണ്ടാകുന്നതിന് വേണ്ടി. ഇനി അറിവ് എന്തിനു വേണ്ടി? അതുകൊണ്ട് മൂന്നാമത്തെ മന്ത്രത്തെക്കുറിച്ച് ഭാഷ്യകാരൻ പറഞ്ഞു, ഈ രണ്ടിൻ്റെയും പരമമായ താല്പര്യമാണ് മൂന്നാമത്തെ പറയുന്നത്. മൃത്യോർമ്മ അമൃതം ഗമ്യ. ഒരു സത്തിൽ നിന്നും അസത്തിൽ നിന്നും സത്തിലേക്ക് വന്നു, ഇരളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതെന്താ സംഭവിക്കുന്നത്? അവൻ മൃത്യുവിൽ നിന്നും അമൃതത്വത്തെ പ്രാപിക്കുന്നു. മൃത്യോർമ്മ അമൃതം ഗമയ. ആ ശരിയായ വിവേകം കൊണ്ട്, ആ ജ്ഞാനം കൊണ്ട് അവൻ മൃത്യുവിനെ ജയിക്കുന്നു. നമുക്ക് ആദ്യത്തെ അസത്തോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ. രണ്ട് ശബ്ദത്തിനും, അസത്തിനും തമസിനും ഭാഷ്യകാരം പറഞ്ഞത് മൃത്യു എന്നാണ്. മൃത്യു എന്നുള്ള അർത്ഥമാണ് പറഞ്ഞത്. മൂന്നാമത്തത് മന്ത്രം തന്നെ അത് പറയുന്നു, മൃത്യോർമാ മൃത്യുവിൽ നിന്നും എന്നെ. അപ്പം സ്വാഭാവികമായ ജ്ഞാനകർമ്മങ്ങൾ മൃത്യുവാണ്. അജ്ഞാനം മൃത്യുവാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലം, സത്തിലേക്ക് വരിക, ജ്ഞാനത്തിലേക്ക് വരിക, അതിൻ്റെ ഫലം എന്താണ്? അമൃതത്വം, മോക്ഷം. അതാണ് ഭാഷ്യകാരം പറഞ്ഞത്, യഥാശ്രുതേയവാർത്ഥ നാത്ര തൃതീയ മന്ത്രേ തിരോഹിതം മന്ത്രഹിതം ഇവ അർത്ഥരൂപം. മൂന്നാമത്തേലെ അർത്ഥം വളരെ സ്പഷ്ടമാണ്, ആദ്യത്തെ രണ്ടും മനസ്സിലാക്കി. അവിടെ വിവേകം കൊണ്ട് മനസ്സിലാക്കണം എന്താണ് മൃത്യു, അസത്താണോ മൃത്യു, തമസാണ് മൃത്യു. അപ്പോൾ സ്പഷ്ടമായി എന്താണ് അമൃതത്വം, മൃത്യുവിനെ ജയിക്കുക, ഇതിനെ രണ്ടിനെയും ജയിക്കുക. ഇപ്പോൾ രണ്ടാമത്തെ മന്ത്രത്തിൽ പറഞ്ഞ ആ ജ്യോതിസ് ജ്ഞാനം കൊണ്ട് എന്താണ് അമൃതത്വത്തെ, മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ആത്യന്തികമായി മോക്ഷത്തിലെത്തിക്കുക എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടുത്തെ ഉപാസകൻ ചെയ്യുന്നത്. അസത്തിൽ നിന്ന് സത്തിലേക്ക് വന്ന്, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് വന്ന്, ഈ മൃത്യുരൂപത്തിലുള്ള അസത്തിനെയും അജ്ഞാനത്തെയും മറികടന്ന് തൻ മോക്ഷത്തെ, തൻ്റെ മോക്ഷത്തിലേക്ക് നയിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആദ്യത്തെ രണ്ട് മന്ത്രങ്ങളുടെയും സാരരൂപത്തിലുള്ളതാണ് മൂന്നാമത്തെ മന്ത്രം എന്നാണ്. അപ്പോൾ അത് ഭാഷ്യകാരനിവിടെ ഉപാസനയ്ക്കനുസരിച്ച് വ്യാഖ്യാനിച്ചെങ്കിലും അവിടെ അതിൻ്റെ താല്പര്യമായി സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. കേവലം ഉപാസനയിൽ നിൽക്കുന്നതല്ല, കേവലം കർമ്മങ്ങളിൽ നിൽക്കുന്നതല്ല, എന്തെങ്കിലും വിശേഷ ജ്ഞാനത്തിൽ നിൽക്കുന്നതല്ല, ആത്യന്തികമായി പരമമായ മോക്ഷത്തിലേക്ക് ഒരു ജീവനെ നയിക്കുന്നതാണ്. അങ്ങനെ നയിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രത്തിന് ഇത്രയും വലിയ പ്രചാരം കിട്ടിയത്, അതിൻ്റെ സർവകാല പ്രസക്തി അതുകൊണ്ടാണ്. ഇത് സാറിന് എപ്പോഴും പലയിടത്തും ആവർത്തിക്കുന്നത് കൊണ്ടും പലപ്പോഴും അത് ചൊല്ലേണ്ടി വരുന്നതുകൊണ്ടും അതിൻ്റെ അർത്ഥം ആ മൂന്ന് മന്ത്രങ്ങളുടെയും ശരിയായ താല്പര്യം ഇവിടെ ഭാഷ്യകാരൻ സൂചിപ്പിച്ചിരിക്കുന്ന രീതി പിന്നെ അത് വ്യക്തമായി ധരിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം നിങ്ങൾ ചൊല്ലേണ്ടത്. പക്ഷെ അത് വളരെ ലളിതമാണ് അതിൻ്റെ അർത്ഥം. അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കുക, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുക, ഇത് ഓർമ്മിച്ചാൽ മതി. മൃത്യുറമ്മ അമൃതങ്കി, മൃത്യുവിൽ നിന്നും മരണത്തിൽ നിന്നും മോക്ഷത്തിലേക്ക് നയിക്കുക, തമസോമ ജ്യോതിർഗമ്യ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുക. അതിൻ്റെ വാച്യാർത്ഥത്തിൽ തന്നെ എൻ്റെ താല്പര്യം മുഴുവൻ കിടപ്പുണ്ട്. അതിൻ്റെ വ്യക്തത മാത്രം മതി. ഇത്രയും പറഞ്ഞതിന് ശേഷം ബാക്കി വീണ്ടും ഉപാസനയുടെ ഭാഗമായി വരുന്ന വിഷയത്തിലേക്ക് പോവുകയാണ് അടുത്ത മന്ത്രത്തിൽ. അധയാനി ഇതരാണി സ്തോത്രാണി തേഷു ആത്മനേ അന്നാദിം ആഗായേ തസ്മാത് ഓ യേഷു വരം വൃണീത യം കാമം കാമയേത തം സ ഏഷ ഏവം വിദുദ്ഗാത ആത്മനൈവ യജമാനായ വാ യം കാമം കാമയതേ തം ആഗായതേ തദ് ഹേദം ലോകജിതേ വാ ന ഹേവ ആലോക്യതായ ആശ അസ്തി യ ഏവം വേദ സമവേദ. ഇവിടെ അത് മുഖ്യമായി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഇത് മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ സാമാന്യമായി എല്ലാ കർമ്മത്തിനും ഉപാസനയ്ക്കും എല്ലാത്തിനും വേണ്ടിയുള്ളതാണ്. ഇവിടെ പ്രാണവിജ്ഞാനത്തിന് പ്രാണ ഉപാസനയോട് ചേർന്ന് വരുന്നു. പറയുന്നു ഇവിടെ ഉദ്ഗാതാവ്, ഇവിടെ സാമ, കാരണം പറഞ്ഞല്ലോ സാമ മന്ത്രങ്ങൾക്കിടയ്ക്ക് വരുന്നതാണ് യജുർമന്ത്രങ്ങൾ. ആ സാമ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഓരോ മന്ത്രങ്ങൾക്കും എന്ത് ഫലമാണോ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്, അതാത് ഫലങ്ങളെ ഉപാസിക്കുന്നവൻ അതാത് ഫലങ്ങളെ പ്രാപിക്കുന്നു. ഏത് ലോകം എന്ന് വെച്ചാൽ ഫലം, അല്ലെങ്കിൽ എന്തെല്ലാം ഫലം പ്രാപിക്കാമോ അത്, അത് യജമാനനും ഫലമുണ്ട്, ഉദ്ഗാതാവിനും ഫലമുണ്ട്, ആർക്ക് എന്ത് ഫലങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു, ആ ഫലങ്ങളെ മറ്റുള്ളവർ പ്രാപിക്കുന്നു. ഇവിടെ അസദോമ സദ്ഗമയ എന്ന് പറയുന്ന ഈ മന്ത്രത്തിൻ്റെ ഫലം ആത്യന്തികമായി മോക്ഷമാണ്. കാരണം ഇവിടെ മറ്റു ഉപാസനകളിൽ വച്ച്, വൈദികമായ ഉപാസനകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഉപാസനയാണ് പ്രാണോപാസന. മറ്റ് ഉപാസനകൾക്ക് തുച്ഛമായ ഫലമാണ് പറയുന്നത് പലതിനും, പക്ഷേ പ്രാണോപാസനയ്ക്ക് അങ്ങനെയല്ല. ഈ ശരീര പാദത്തിന് ശേഷം കൽപ്പാന്തം വരെ അടുത്ത് പ്രജാപതിത്വപ്രാപ്തിയാണ്. അപ്പം അത് പിന്നീട് ഇടയ്ക്ക് ഒരു കൽപ്പത്തിൻ്റെ ഇടയ്ക്ക് ജനന മരണങ്ങളിൽ അമൃതത്വമാണ്. പിന്നീട് അത് കഴിഞ്ഞ് അൽമുക്തനായിത്തീരുന്നു, വീണ്ടും ജന്മത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ അതെല്ലാം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ അമൃതത്വപ്രാപ്തിക്ക് ഉതകുന്നതായ ഒരു ഉപാസന. ആ ഉപാസന ചെയ്യുന്നവരാണ് ഇവിടെ ആ കർമ്മത്തിലെ യജമാനൻ, പ്രാണോപാസകൻ. ആ യജമാനൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ പരമമായ അമൃതത്വത്തെയാണ് അവിടെ അർഹിക്കുന്നത്, അല്ലാതെ തുച്ഛമായ ഫലങ്ങളെയല്ല. മറിച്ച് മറ്റു വൃത്തികളും മറ്റും തുച്ഛമായ ഫലങ്ങളെ ആണ് ആഗ്രഹിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അടുത്ത നാലാമത്തെ ബ്രാഹ്മണൻ, ആത്മീയവേദം അഗ്ര ആസീ പുരുഷവിധ സ്വ അനുവീക്ഷ ന അന്യ ആത്മനോ അപശ്യൻ സോഹം അസ്മീതി അഗ്രവ്യഹര തതു അഹം നാമ അഭവത് തസ്മാദ് അപ്യേദർഹി ആമന്ത്രിതോ അഹമയമിത്യേവ അഗ്രേ ഉക്ത്വാ അഥ അന്യം നാമ പ്രബ്രൂതേ യദസ്യ ഭവതി സയിത് പൂർവോ അസ്മാദ് സർവസ്മാദ് സർവാൻ പാത്മനഃ ഔഷധ തസ്മാത് പുരുഷ ഓഷധി നവൈസതം യോ അസ്മാത് പൂർവോ ബഭൂഷതി സ ഏവം വേദ സോ അഭിഭേദ് തസ്മാത് ഏകാഗീ ബിഭേതി സഹായമീക്ഷാൻ ചക്രേ യൻ മദന്യസ്തി കസ്മാന്നും ബിഭേമീതി തദേവ അസ്യ ഭയം വീയായ കസ്മഹ്യ കസ്മാധി ഭേഷ്യൻ കസ്മാധ്യപേഷ്യൻ ദ്വിതീയാദ്വൈ ഭയം ഭവതി. ഇവിടെ വരുന്നു മറ്റൊരു അസദോമ സദ്ഗമയ എന്ന് വന്നതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ അദ്വൈതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മന്ത്രം ഇവിടെ വരുന്നു രണ്ടാമത്. ഭാഷ്യകാരൻ ഇതിനെ ഈ ഭാഗം മുതൽ അദ്വൈതമാണ് താൻ പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഈ ഉപാസനാ പ്രകരണം ഇവിടെ മുതൽ വ്യാഖ്യാനിക്കുന്ന ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടായിരിക്കും. കാരണം മൃത്യുനീയ വേദം അഗ്രേ ആസി അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുന്നു. പിന്നെ അസദോമ സദ്ഗമയ മൃത്യോർ മാമൃതംഗമയ എന്ന് പറയുന്നു അവിടെ. പിന്നെ ഇവിടെ പറയുന്നു ദ്വിതീയാദ്വൈ ഭയം ഭവതി. ഭയം ദ്വിതീയം കൊണ്ടാണ്, രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. അന്യനിൽ നിന്ന് അല്ലെങ്കിൽ അപരനിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. അപ്പോൾ അപരനില്ലെങ്കിൽ അന്യനില്ലെങ്കിൽ ഭയമില്ല. ഇത്തരത്തിൽ ഉള്ള അർത്ഥമുള്ള മന്ത്രങ്ങൾ വരുന്നുകൊണ്ടായിരിക്കും ഭാഷകാരൻ ഇവിടെയല്ല വ്യാഖ്യാനിക്കുന്നത്. കാരണം ഇവിടെ ഈ പല ഭാഗങ്ങളിലും ഈ മന്ത്രത്തെ ഉദ്ധരിക്കുന്നുണ്ട്. ദ്വിതീയാദ്വൈ ഭയം ഭവതി, ഏകത്വത്തിൽ ഭയമില്ല. ഇത് അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോഹം ദുഃഖം എന്ന ദ്വൈത ബുദ്ധിയിൽ നിന്നാണ്, അദ്വൈത ബുദ്ധിയിൽ അതില്ല. ശോകമോക ഏകത്വം അനുപശ്യത, ഏകത്വത്തെ കാണുന്നവന് ശോകമോഹങ്ങൾ എവിടെ, ഭയം എവിടെ? അതിനും പ്രമാണമായിട്ട് ഈ മന്ത്രത്തെയാണ്. ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ആത്മീയവേദ അഗ്ര ആസേ. മുമ്പ് പറഞ്ഞു മൃത്യുനേ വേദം അഗ്ര ആസി, മുമ്പ് മൃത്യുവായിരുന്നു. ആണ് പറയുന്നത് പൂർവാപരങ്ങൾ ചേർത്ത് ചിന്തിച്ചിട്ട് വേണം അർത്ഥം മനസ്സിലാക്കാം. മൃത്യു അത് അവ്യാകൃത ഭാവത്തിലായിരുന്നു ഭാഷകാരൻ പറഞ്ഞു. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? ഇവിടെ പറയുന്നു ആത്മീയ ഇതം അഗ്ര ആസി, അഗ്രത്തിൽ ആത്മാവ് ആയിരുന്നു. വസ്തുദേവേദം അഗ്രഹാസീത് അങ്ങനെയും പറയും. ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് നോക്കണം. സൃഷ്ടിക്കുന്നു കൽപ്പാതിയിൽ, കൽപ്പത്തിന് മുമ്പ് എന്തായിരുന്നു? ആത്മാവ്, ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരുഷവിധ അവിടെ നിന്ന പ്രജാപതി, ആ പ്രജാപതി കാരണം സൃഷ്ടിക്കുന്ന മുമ്പ് സൃഷ്ടികർത്താവ് വേണമല്ലോ, എന്നാലും സൃഷ്ടിക്കാൻ പറ്റും. അതിന് സൃഷ്ടികർത്താവായിരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റും? അതിനാണ് അവ്യാകൃതം, അവ്യക്തം എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്നും അവ്യക്തഭാവം അതാണ് പുരുഷവിധ, പുരുഷാകാരത്തിലുള്ള എന്നുവെച്ചാൽ ജീവൻ എന്നർത്ഥം. പുരുഷാകാരം എന്ന് വെച്ചാൽ ജീവൻ. ജീവഭാവത്തിൽ വന്നു പ്രജാപതി. ജീവഭാവത്തിൽ വരുന്നത് ജീവന്റേതായ ചില വിശേഷതകളുണ്ട്. ജീവന്റെ വിശേഷത എന്താണ്? ഇച്ഛിക്കുക, ആഗ്രഹിക്കുക, ചിന്തിക്കുക, പിന്നെ പ്രവർത്തിക്കുക, ഇതിനെല്ലാം പറ്റിയ ഒന്ന്. അതാണ് പ്രജാപതി. മറ്റത് പറയുന്നത് എന്താണ്? നിർഗുണമെന്നല്ലേ. നിർഗുണത്തിൽ ആഗ്രഹമില്ല, ഇച്ഛയില്ല, ആഗ്രഹം ഇച്ഛ അതില്ല, ചിന്തയില്ല, പ്രവൃത്തിയില്ല. അപ്പൊ ഇവിടെ പറയുന്ന പ്രജാപതിയെ കുറിച്ചാണ്. അതാണ് പുരുഷവിധ. സോ അനുവീക്ഷ അന്യദാത്മനോ അപശ്യ, അത് ചുറ്റുമൊന്ന് നോക്കി ആലോചിച്ചു എന്നർത്ഥം. എന്താണിവിടെ അന്യദാത്മനോ അപശ്യ? പക്ഷേ താനല്ലാതെ അവിടെ മറ്റൊന്നിനെയും കാണാൻ കഴിഞ്ഞില്ല. സൃഷ്ടി വന്നില്ലല്ലോ. സോ അഹം അസ്മി ഇത്യഗ്രേ വ്യാഹര ആദ്യമായി ആ പ്രജാപതി ഒന്നും കാണാത്തതുകൊണ്ട്, തനിക്ക് ചുറ്റും ഒന്നും കാണാത്തതുകൊണ്ട് ആദ്യം പറഞ്ഞു എന്താണ്? അഹം അസ്മി, തന്നെക്കുറിച്ച് മറ്റൊന്നിനെയും കുറിച്ചുള്ള അനുഭവമില്ല, സ്മരിക്കാനുമില്ലെങ്കിൽ ആദ്യം തന്നെക്കുറിച്ച് തന്നെ സ്മരിക്കും. അഹമസ്മി. ഇവിടെ പറയും എന്താണ്? സുപ്തവത്, വ്യാഖ്യാനത്തിൽ പറയും ഉറങ്ങിക്കിടക്കുന്നവൻ, ഗാഠമായ നിദ്രയിൽ നിന്ന് ഉണർന്നു വരുന്നു, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, താൻ മാത്രം, എന്നിട്ട് ഉറങ്ങിപ്പോയി. നിർഗുണം, അവിടെ നിർഗുണമായിരുന്നു. പക്ഷെ ഉണർന്നപ്പോൾ സൃഷ്ടിക്ക് വേണ്ടി ആ പ്രജാപതി ഭാവത്തെ കൈക്കൊള്ളുമ്പോൾ ആദ്യമായി ബുദ്ധി മനസ്സിൽ വരുന്ന ആ ചിന്ത എന്താണ്? അഹം. സ്പന്ദനം, ബുദ്ധിയുടെ സ്പന്ദനം അഹം എന്നാ. അഹത്തിൻ്റെ അതിസൂക്ഷ്മമായ സ്പന്ദനം ഉണ്ടാകുന്നു, സ്ഫുരണം ഉണ്ടാകുന്നു. ബോധസ്ഫുരിക്കുന്നത് അഹം എന്നുള്ള ഭാവത്തിലാണ്. പിന്നീടത് നാനാരൂപത്തെ പ്രാപിക്കുന്നു, ഇതം ഭാവത്തെ പ്രാപിക്കുന്നു. പിന്നെ അവിടെ നിന്ന് പതുക്കെ തൻ്റെ ശരീരമായി ഇന്ദ്രിയങ്ങളായി ബാഹ്യ ബോധം വന്ന് പ്രപഞ്ചത്തെക്കുറിച്ചായി അതിങ്ങനെ ബോധം വികസിച്ച് പരന്നുപോകും. അവിടെ പറയുന്നുണ്ട് സുപ്തവ, ഉറങ്ങുന്നവനെങ്ങനെയാണോ ആ ബോധത്തോടുകൂടി. ബോധം എന്ന് പറയുമ്പോൾ അഹംബോധം, അഹംബോധത്തെ നിരാകരിച്ചിട്ടൊരു ബോധം ജീവന് വരത്തില്ല. അഹംബോധത്തോടു കൂടിയേ വരത്തുള്ളൂ ജീവനെ സംബന്ധിച്ച്. പ്രജാപതി ഒരു ജീവനാണല്ലോ അഹം. എന്നിട്ട് എന്ത് ചെയ്തു? അഗ്ര വ്യാഹര അഹമെന്ന് ചിന്ത വന്നു, അഹമെന്ന് പറഞ്ഞു, ഞാൻ എന്നിങ്ങനെ പറഞ്ഞു എന്നാണ്. തതു അഹം നാമവത്, അങ്ങനെ ഇനി അഹം എന്നുള്ള പേരുണ്ടായത്. ഇപ്പോ ഏത് ഭാഷയിലായാലും ശരി, വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഇപ്പോൾ ഭാഷയിലൂടെ മനസ്സിലാക്കും ഓരോന്നിനെയും, ഓരോ ഭാഷ കൊടുത്ത് മനസ്സിലാക്കും. അപ്പോൾ ഈ ഭാഷയിലൂടെ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നതിനും ഇപ്പം എങ്ങനെയായിരിക്കും മനസ്സിലായിരുന്നത്? അതിനൊന്നും ഇതിനെയൊക്കെ അറിഞ്ഞിരുന്നല്ലോ. ഇവിടെ എന്ത് ഭാഷയിലൂടെ ഗ്രഹിച്ചു? ബോധം എങ്ങനെയാണ് ഗ്രഹിച്ചത്? അപ്പം ആ ബോധം തന്നെ ഗ്രഹിക്കുന്നതിനാണ് പറയുന്നത് അഹം എന്ന് കൊടുക്കുന്നത്. അഹം സംസ്കൃത ഭാഷയാണ്. മലയാളത്തിലാണെങ്കിൽ ഞാനെന്ന് പറയാം, മറ്റേതെങ്കിലും ഭാഷയിലാണെങ്കിൽ അതാത് ഭാഷ പറയാം. പക്ഷെ അവിടെ ബോധത്തിന് തൻ്റെ ഗ്രഹണം ഉണ്ടാകുന്നു. അതിനുവേണ്ടി അഹോ എന്നുള്ള ശബ്ദം പറയുന്നുണ്ട്. ഏതായാലും ഏതോ ഒന്നിലൂടെ തന്നെ ഗ്രഹിക്കുന്നു, തന്നെ ഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ തൻ്റെ ചുറ്റുപാടുകളെയും ഗ്രഹിക്കുന്നു. ആ ചുറ്റുപാടുകളെ ഗ്രഹിക്കുന്നതിന് സംസ്കൃതി പറയുന്നതാണ് ഇദം. മലയാളത്തിൽ ഇതെന്ന് പറയും. അപ്പോൾ അഹം രൂപത്തിലും ഇദം രൂപത്തിലും അവിടെ ഭാഷയില്ല, ഇന്ന ഭാഷയെന്ന് പറയാൻ വയ്യ. ആദ്യത്തെ ബോധം എന്ന ഒരു ശിശു പോലും തന്നെക്കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചും ഗ്രഹിക്കുന്നുണ്ട്, നമുക്കറിയാം. അതിനെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ അതിന് ഭാഷയില്ല, സംസ്കൃതമില്ല, മലയാളമില്ല, ഒരു ഭാഷയുമില്ല. അവ്യക്ത ശബ്ദമേ ഉള്ളൂ. അതിന് അവ്യക്ത ശബ്ദമാണല്ലോ അത് പ്രകടിപ്പിക്കുന്നത്. നാമം അതിന് ഉച്ചരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിന് ബോധമുണ്ട്. അനുകൂലമായി വരുമ്പം അത് പ്രതികരിക്കുന്നു, അനുകൂലം വരുമ്പോൾ സന്തോഷിക്കുന്നു, പ്രതികൂലം വരുമ്പോൾ ഭയക്കുന്നു, കരയുന്നു. അല്ല, അതിൻ്റെ മാതാപിതാക്കളെ അച്ഛനെന്നോ അമ്മയെന്നോ അറിയുന്നുമില്ല. അതിന് അങ്ങനെ പറയാൻ ഭാഷയില്ല. പക്ഷെ ബോധത്തിൽ അഹമിതം സ്ഫുരണമുണ്ട്, ഭാഷാരഹിതമായി. അവിടെ മുതൽ അതാണ്. പക്ഷെ സുഷുപ്തി അങ്ങനെയല്ല. ശൈശവും മനസ്സ് സുഷുപ്തിരുന്ന് വെച്ചാൽ ആ ശബ്ദ സംസ്കാരത്തോടുകൂടി അവൻ ഉറങ്ങുന്നുണ്ട്, ഉണർന്നു വരുമ്പോൾ അഹമിതം എന്നിങ്ങനെ സ്ഫുരിക്കുന്നു. അങ്ങനെ ഒരു ശബ്ദ സംസ്കാരം ഇല്ലാത്ത സമയത്ത് പോലും തന്നെയും ചുറ്റുപാടിനെയും ബോധം തിരിച്ചറിയുന്നുണ്ട്. അവിടുത്തെ ഭാഷ എന്തെന്ന് നമുക്കറിയത്തില്ല, ഭാഷാരഹിതമായിട്ടാണത്. ഇവിടെ പ്രജാപതി അങ്ങനെയല്ല. പ്രജാപതിയെ സംബന്ധിച്ചിടത്തോളം അത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെയുള്ളൂ. രണ്ടും തമ്മിലെ വ്യത്യാസം, ഒരു സാധാരണ ജീവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഘോരമായ അന്ധകാരത്തിലേക്ക് പോകുന്നു, പിന്നെ ഉണർന്നു വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്നു. കാരണം അവൻ അന്ധതയിലേക്കാണ് മരിക്കുന്നത്. ഉപാസകൻ അങ്ങനെയല്ല, അവൻ വിജ്ഞാനത്തോടുകൂടിയാണ് ശരീരം വിടുന്നത്. അപ്പോൾ അവൻ അന്ധതയില്ല. അതുകൊണ്ടവൻ ആരംഭത്തിൽ സർവ്വ സ്മരിക്കുന്നു, വേദങ്ങൾ സ്മരിക്കുന്നു, സൃഷ്ടിയെക്കുറിച്ച് സ്മരിക്കുന്നു, വേദമന്ത്രങ്ങളിലൂടെ സൃഷ്ടിയെ സ്മരിക്കുന്നു. അവന് അവ്യക്തത അജ്ഞതയില്ല, അവന് ഉപാസനയുടെ ഫലം. അതുകൊണ്ട് പ്രജാപതിക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം സ്മരിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ശിഷ്യതി ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.